ശ്രീമദ്ഭഗവത്ഗീത രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം ശ്ലോകം. നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകമാണ്. കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി. ഭാഷ്യം. ശാങ്കരഭാഷ്യം. തേജ കാമാത്മാന കർമ്മികളെ വിശേഷിപ്പിക്കുകയാണ്. കാമാത്മാന കാമാത്മാന കാമസ്വഭാവ കാമപര ഇത്യർത്ഥ. കാമാത്മാന ഇവിടെ ആത്മൻ ആത്മശബ്ദത്തിന് കാമസ്വഭാവ സ്വഭാവം എന്നർത്ഥം. കാമസ്വഭാവത്തോടുകൂടിയവരാണ്, അവരുടെ സ്വഭാവം കാമയുക്തമാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്നു, കാമപരാഹ കാമത്തിൽ താത്പര്യമുള്ളവരാണ്, സ്വർഗാദി കാമനകൾ മനസ്സിലുള്ളവരാണ്, അതിലത്തധികം താല്പര്യമുള്ളവരാണ്. അത് തന്നെ വിശദീകരിക്കുന്നു സ്വർഗപരാഹ. എന്തിനാണ് അവർക്ക് താല്പര്യം? സ്വർഗ പരഹ പുരുഷാർത്ഥോ യേഷാം തേ സ്വർഗപരാഹ. സ്വർഗപ്രധാന അവർ സ്വർഗപരന്മാരാണ്. പരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമപുരുഷാർത്ഥമായി അവർ സ്വർഗത്തെ കാണുന്നു. സ്വർഗ പരമപുരുഷാർത്ഥോ യേശാം, ആർക്കാണോ സ്വർഗം പരമപുരുഷാർത്ഥമായിരിക്കുന്നത്, മോക്ഷം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച സ്വർഗമാണ്. ഈ പൂർവമീമാംസ ജൈമിനീയ പരമ്പരയിൽപ്പെടുന്ന അവരും മോക്ഷത്തെ അംഗീകരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച മോക്ഷം എന്ന് പറയുന്നത് സ്വർഗപ്രാപ്തിയാണ്. സ്വർഗപരാഹ സ്വർഗപ്രധാന അവരെന്ത് ചെയ്യുന്നു? ജന്മ കർമ്മ ഫലപ്രദാം കർമ്മണ ഫലം കർമ്മഫലം ജന്മേവ കർമ്മണ ഫലം ജന്മ കർമ്മഫലം തത് പ്രദദാദീതി ജന്മ കർമ്മ ഫലപ്രദ താം വാചം പ്രവദന്തി ഇത്യനുഷ്ഠിക്കുന്നു. ഇവിടെ ഈ നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിന് കാമാത്മാന സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദാം, അവിടെ ജന്മകർമ്മഫലപ്രദാം എന്ന് പറഞ്ഞിരിക്കുന്ന ശബ്ദം പൂർവ്വശ്ലോകത്തിനോട് അന്വയിക്കണം. പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞ വാചം എന്ന് പറയുന്നതിന്റെ വിശേഷണമാണത്. ജന്മ കർമ്മ ഫലപ്രദം വാചം. അപ്പൊ ഈ ശ്ലോകത്തിൽ ക്രിയയില്ല. ഒരു വാക്യം പൂർണ്ണമാവണമെങ്കിൽ ക്രിയ വേണം, അത് നിയമമാണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യുന്നു, പൂർവ്വ ശ്ലോകത്തിന് ക്രിയയോടുകൂടി അന്വയിക്കുന്നു, അതിനോട് കൂട്ടിച്ചേർക്കുന്നു. ജന്മ കർമ്മ ഫലപ്രദം വാചം പ്രവദന്തി. അങ്ങനെ ഒരു ശ്ലോകത്തിൽ ക്രിയ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പുറത്തു നിന്നൊരു ക്രിയ സ്വീകരിക്കുക, പിന്നെ അധ്യാഹാരം എന്ന് പറയും, അല്ലെങ്കിൽ അടുത്തുള്ള ശ്ലോകങ്ങളിൽ നിന്നൊരു ക്രിയയെ ഇങ്ങോട്ടെടുക്കാം, അതിനെ അനുവർത്തി അനുഷഞ്ജനം എന്നെല്ലാം പറയും. അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്, അതിന്റെ അർത്ഥം കിട്ടുന്നതിന് വേണ്ടി. ജന്മകർമ്മ ഫലപ്രദം അതിനെ വ്യാഖ്യാനിക്കുന്നു. കർമ്മഫലം കർമ്മഫലം, അതിന് കർമ്മഫലം എന്ന് പറയുന്ന ശബ്ദം വന്നു. കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മം. ജന്മ ഏവ കർമ്മണ ഫലം. ഇവിടെ കർമ്മഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് ജന്മമാണ്. അതാണ് ജന്മ കർമ്മഫലം എന്ന് പറഞ്ഞാൽ ജന്മമാകുന്ന കർമ്മഫലം. തത് പ്രദദാതി, അതിന് നൽകുന്നത്, അതാണ് ജന്മ കർമ്മ ഫലപ്രദം. ജന്മമാകുന്ന കർമ്മഫലത്തെ നൽകുന്ന വേദവാണികൾ, താം വാചം പ്രവദന്തി, അതിനേറ്റു പറയുന്നവരാണ് ഈ കർമ്മികൾ. ആ വാക്കുകൾ എന്തിനെ പ്രകാശിപ്പിക്കുന്നു? അതടുത്ത് പറയുന്നു, ക്രിയാ വിശേഷ ബഹുളാം. ക്രിയാണാം വിശേഷ ക്രിയാവിശേഷ തേ ബഹുള യസ്യാം വാചി താം സ്വർഗ പശു പുത്രാദ്യർത്ഥാഹ യയാ വാച ബാഹുല്യേന പ്രകാശ്യന്തി. ക്രിയാവിശേഷ ബഹുളാം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നു. ക്രിയാണാം വിശേഷ ക്രിയകൾ കർമ്മങ്ങൾ, ക്രിയാകർമ്മം ഒരേ അർത്ഥത്തിൽ തന്നെ വൈദിക കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളുടെ വിശേഷതകൾ, പ്രത്യേകതകൾ ക്രിയാവിശേഷ. തേ ബഹുള, ബഹുളം എന്ന് വെച്ചാൽ ധാരാളം. അത് ധാരാളമായി യസ്യാം വാചി, ഏതൊരു വാക്കിലാണോ ഉള്ളത്, അത് എന്തിനു വേണ്ടിയുള്ളവ ആ കർമ്മങ്ങൾ? സ്വർഗ പശു പുത്രാദ്യർത്ഥ. സ്വർഗത്തെ പശു എന്ന് വെച്ചാൽ സമ്പത്ത്, ധനം, പുത്രൻ, സന്തതി, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ക്രിയകളെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ. ദയാ വാച ബാഹുല്യേന പ്രകാശിന്തി, ഏത് വാക്കുകളിലൂടെയാണോ ധാരാളമായി പ്രകാശിപ്പിക്കപ്പെടുന്നത്. വേദത്തിലെ പൂർവകാന്ഡം സ്വർഗ പശുപുത്രാദികൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ധാരാളമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രയോജനം എന്തോന്നു? അതടുത്ത് പറയുന്നു, ഭോഗ ഐശ്വര്യ ഗതിം പ്രതി ഭോഗ ഐശ്വര്യം ച ഭോഗൈശ്വര്യ തയോഹോ ഗതി പ്രാപ്തി ഭോഗൈശ്വര്യ ഗതി. ഭോഗങ്ങൾ, സുഖഭോഗങ്ങൾ, സുഖാനുഭവങ്ങൾ, അതും ഐശ്വര്യം, സ്വർഗാദിപ്രാപ്തി, അവിടെയുള്ള അണിമാതി ഐശ്വര്യങ്ങൾ. തയോഹോ ഗതി, ഗതി എന്ന് പറഞ്ഞാൽ പ്രാപ്തി, അതിന്റെ പ്രാപ്തി. അപ്പൊ സ്വർഗാദി സുഖഭോഗങ്ങൾ, അവിടെയുള്ള അണിമാതി ഐശ്വര്യങ്ങൾ, അതാണ് ഭോഗേശ്വര്യഗതി. താമ്പ്രതി സാധനഭൂത, അതിന് സാധനമായിരിക്കുന്ന, ഉപായമായിരിക്കുന്ന ഈ ക്രിയാവിശേഷ പ്രത്യേക കർമ്മങ്ങൾ, ക്രിയാവിശേഷങ്ങൾ. സ്വർഗാദി ലോകങ്ങളിലെ സുഖാനുഭവം, അവിടുത്തെ ഐശ്വര്യങ്ങളും എല്ലാം പ്രാപിക്കുന്നതിന് ഉതകുന്ന കർമ്മങ്ങൾ. തദ്ബഹുളാം താം വാചം പ്രവദന്തോ മൂഢാഹ സംസാരേ പരിവർത്തന്തി ഇത്യഭിപ്രായ. തദ്ബഹുളാം, അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന താം വാചം, ആ വാക്കുകളെ പ്രവദന്തോ ഏറ്റു പറയുന്ന, ആ വേദവാണികളെ പിന്തുടരുന്ന മൂഢാഹ മൂഢന്മാർ കർമ്മികൾ. സംസാരേ പരിവർത്തന്തി, ഈ സംസാരത്തിൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സംസാരത്തിൽ അവർ പരിവർത്തനം ചെയ്യാന്ന് വെച്ചാൽ ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഈ അഭിപ്രായം. അതുകൊണ്ട് വൈദിക കർമ്മങ്ങൾ, അതും കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഫലം സംസാരമാണ് എന്ന് പറഞ്ഞിവിടെ അതിനെ നിഷേധിക്കുകയാണ്. ആ കാമനകളെ നിഷേധിക്കുകയാണ്. മനസ്സതിലേക്ക് തിരിയാൻ പാടില്ല. കർമ്മഭാഗത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ ഈ ഗീതയിൽ ഇങ്ങനെ നിഷേധിക്കുന്നു. മഹാഭാരതത്തിൽ പല ഭാഗത്ത് ഇതേ ആശയം വരുന്നുണ്ട്. പലരും പലരുടെ ഉപദേശങ്ങളിലും മഹാഭാരതത്തിൽ വരുന്ന മറ്റ് ഗീതകളിലും പല ഗീതകളിലും ഇതേ ആശയം തന്നെ വരും. അവിടെയെല്ലാം കർമ്മത്തെ വളരെ ശക്തമായി നിഷേധിക്കുന്നുണ്ട്. അത് സംസാരത്തിന് കാരണമാണ്. ആ കർമ്മങ്ങളിൽ കുടുങ്ങാൻ പാടില്ല എന്ന് പറയും. ഈ പറയുന്നതുമെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് വൈദികമായ കർമ്മങ്ങളെക്കുറിച്ചാണ്, ലൗകിക കർമ്മങ്ങളെക്കുറിച്ചല്ല. ഗീതയിൽ കർമ്മനിഷേധം വരുന്നത് വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്, ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ചല്ല. അതിവിടെ വളരെ വ്യക്തമാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. കാമാത്മാനഹ, കാമങ്ങളിൽ താല്പര്യമുള്ളവരായ സ്വർഗപരാഹ, സ്വർഗത്തെ പരമപുരുഷാർത്ഥമായി അംഗീകരിക്കുന്നവരായ കർമ്മികളെന്ന് ചേർത്തോണം. അവർ ഭോഗൈശ്വര്യഗതിം പ്രതി, ഭോഗത്തെയും ഐശ്വര്യത്തെയും പ്രാപിക്കുന്നതിനുതകുന്നതും ഉതകുന്ന ക്രിയാവിശേഷ ബഹള, പലതരത്തിലുള്ള വൈദിക കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതായ ജന്മകർമ്മഫലപ്രദ, ജന്മമാകുന്ന കർമ്മഫലത്തെ നൽകുന്നതായ വാചം, വാക്കുകളെ പ്രവദന്തി പറയുന്നു എന്ന് ഓരോ ശ്ലോകത്തിനോട് ചേർത്ത് അന്വേഷിക്കുന്നു. കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയതെ തേഷാഞ്ച ഭോഗേലി. ഭാഷ്യം: ഭോഗൈശ്വര്യപ്രസക്താനാം, ഭോഗഃ കർത്തവ്യം ഐശ്വര്യം ചേരി ഭോഗൈശ്വര്യോരേവ പ്രണയവതാം തദാത്മഭൂതാനാം. ഭോഗൈശ്വര്യ പ്രസക്താനാം എന്ന് പറയുന്ന വാക്കിനെ വ്യാഖ്യാനിക്കുകയാണ്. ഭോഗം എന്ന് വെച്ചാൽ ഭോഗഃ കർത്തവ്യം, സുഖം അനുഭവിക്കണം. ഐശ്വര്യം ച, അണിമാതി ഐശ്വര്യങ്ങൾ അനുഭവിക്കണം. ഭോഗ ഐശ്വര്യോരേവ പ്രണയവതാം, ഭോഗ ഐശ്വര്യങ്ങളിൽ മാത്രം പ്രണയം ഉള്ളവർ, താല്പര്യമുള്ളവർ, അതിനോട് മാത്രം പ്രേമമുള്ളവർ. തദാത്മഭൂതാനാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് താല്പര്യം വർദ്ധിച്ച് തസ്വരൂപമായി തീർന്നവർ കാമികളായിത്തീരുന്നു. കാമം വർദ്ധിക്കുന്നവൻ സ്വയം കാമസ്വരൂപനായിത്തീരുന്നു, കാമിയായിത്തീരുന്നു. അങ്ങനെയുള്ളവർ തയാ ക്രിയാവിശേഷ ബഹുളയാ വാച അപഹൃത ചേതസാം ആച്ഛാദിത വിവേക പ്രജ്ഞാനാം വ്യവസായാത്മിക സാഖ്യയോഗേവ യാ ബുദ്ധി സാ സമാധൗ സമാധിയേതേ അസ്മിൻ പുരുഷ ഉപഭോഗായ സർവമിതി സമാധിരന്ധകരണം ബുദ്ധി തസ്മിൻ സമാധു ന വിധീയതേ ന ഭവന്തി ന ഭവതി ഇത്യർത്ഥഃ. ക്രിയാവിശേഷബഹുളയാ വാച, നാനാ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കുകളാൽ അപഹൃത ചേതസ്സാം, അവരുടെ ചേതസ് അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്, അവരുടെ മനസ്സ് മുഴുകിയിരിക്കുകയാണ്. അതായത് വേദത്തെ ജൈമിനിയും മീമാംസയിലും വേദമാണ് ചർച്ച ചെയ്യുന്നത്. വേദത്തിലെ പൂർവോത്തരകാന്ഡങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ അത് ചർച്ച ചെയ്യുന്ന ആരാണ്? കാമികളായവരാണ്. കാമത്തിൽ ഈ പുരുഷോപഭോഗത്തിന് താല്പര്യമുള്ളവരാണ്, സ്വർഗാദി സുഖങ്ങളിൽ താല്പര്യമുള്ളവർ. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആചാര്യന്മാർ അത് ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ മീമാംസയിൽ ചർച്ച ചെയ്യുന്നിടത്ത് ഒരു സ്ഥലത്തും തന്നെ ഈ ഉത്തരകാന്ഡത്തിലെ അല്ലെങ്കിൽ ഉപനിഷത് ഭാഗത്തിലെ സത്യങ്ങളൊന്നും അവർ കണ്ടില്ല. അത്തരം വാക്യങ്ങളുടെ അർത്ഥത്തെ കൂടി ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട് അപഹൃത ചേതസ്? അവരുടെ ചേതസ് കാമബദ്ധമാണ്, അതുകൊണ്ടാണ്. ആഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്, സ്വർഗാദി സുഖങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരം ഉത്തരകാണ്ഡം വ്യാഖ്യാനിച്ചാലോ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്താലോ ഒന്നും അവർക്കും മനസ്സിലാകത്തില്ല. ആരുടെ മനസ്സിലാണോ ഇങ്ങനെ കാമപ്രേരണ ശക്തമായിരിക്കുന്നത്, അവർക്ക് ആധ്യാത്മിക തത്വങ്ങൾ കേൾക്കുന്നതിന് താല്പര്യം ഉണ്ടാകത്തില്ല. ഏതെങ്കിലും വിഷയത്തിലുള്ള കാമനകളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ശക്തമായിരുന്നാൽ അവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ചോദിക്കുന്നത് ജൈമിനി വിഷയാണ്, വിഷയായിരിക്കുന്ന ജൈമിനി എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു, വേദത്തെ കർമ്മപ്രധാനമായി എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു, അവിടെ സ്വർഗപരന്മാരായ ആൾക്കാരുടെ ഉദ്ദേശിച്ച് മാത്രം അത് വ്യാഖ്യാനിച്ചു, ബാക്കിയുള്ള ഭാഗങ്ങൾ വെറും അർത്ഥവാദങ്ങളായിട്ട് വിട്ടുകളയായിരുന്നു. ഉപനിഷത്തിൽ പറയുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി അതെല്ലാം വെറും സ്തുതിപരങ്ങളായ കർമ്മങ്ങളെ സ്തുതിക്കുന്ന വാക്യങ്ങളായിട്ട് അതിനെല്ലാം വിട്ടു. അത് ദേവതകളെ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ഫലത്തെ സ്തുതിക്കുന്നത് അങ്ങനെയാണ് അതിനെല്ലാം വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു? കാരണം ഇത്തരം കാമനകൾ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നവരുടെ ഈ ആധ്യാത്മിക തത്വങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അപഹൃത ചേതസ, ഇവിടെ പറയുന്നു ആച്ഛാദിത വിവേക പ്രജ്ഞാന, അവരുടെ വിവേകം വിവേകമാകുന്ന ആ പ്രജ്ഞ മറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാമം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അവരെ അത് സംസാരത്തിലേക്ക് നയിക്കുന്നതാണല്ലോ ആണ്, പക്ഷെ അവിടെ അവരെന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ പോകുന്നു, മടങ്ങി വരുന്നു, അല്ലെങ്കിൽ ഭോഗ ഐശ്വര്യങ്ങളെല്ലാം നേടുന്നു, വീണ്ടും ജനന മരണങ്ങളിൽ തുടർന്നു പോകുന്നു. അപ്പോൾ ദുരാചാരങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താം, അധർമ്മത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താം. വേദത്തിൽ വിധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം സത്കർമ്മങ്ങളാണ്, ധർമ്മമാണ്. യാഗാതിരേവ ധർമ്മ എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. യാഗാദികളാണ് ധർമ്മം. പിന്നെ മറ്റ് അധർമ്മ പ്രവൃത്തികളിൽ നിന്നും എന്തായാലും അവരുടെ മനസ്സിൽ കാമനകളുണ്ട്, സുഖ തൃഷ്ണ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ സുഖപ്രാപ്തിക്ക് വേണ്ടി അവർ അധർമ്മവും പ്രവർത്തിക്കും. അപ്പോൾ കർമ്മകാണ്ഡം കൊണ്ട് മനുഷ്യനെ ആ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അധർമ്മങ്ങളെല്ലാം അവിടെ നിഷേധിച്ചു, ധർമ്മത്തെ വിധിച്ചു. അപ്പോൾ നിഷേധങ്ങളിൽ നിന്ന് പിന്തിരിക്കുക, ധർമ്മത്തെ അനുഷ്ഠിക്കുക, സ്വീകരിക്കുക, അതിനുവേണ്ടിയിട്ടാണ് കർമ്മകാണ്ഡം. അങ്ങനെ ഈ ഗതാഗതം, ഇവിടെ പറയുന്നു ഗതാഗതം കാമകാമാലബന്ധേ, അവർക്ക് ഈ ഗതാഗതം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ പോവുക, ഈ സുഖം അനുഭവിക്കുക, ഇങ്ങനെ വരുമ്പോൾ ഇതിൽ വളരെ ജന്മജന്മാന്തരങ്ങളുടെ ഈ അഭ്യാസം കൊണ്ട് അവരിൽ ഇതിനോട് വിരക്തി വരാം. എല്ലാവർക്കും വരത്തില്ല, അത് അതിന് അതിൻ്റെ വിഭാഗം അനുകൂലമായി വരുമ്പോൾ. ഈ പുണ്യം കാലമനുഷ്ഠിക്കുന്നത് സമ്പാദിക്കുന്ന പുണ്യമാണ്. അപ്പോൾ ആ പുണ്യത്തിൻ്റെ വർധനവ് കൊണ്ട് അവരിൽ കുറച്ചു പേർക്കെങ്കിലും ഇതിനോട് വിരക്തി ഉണ്ടാകാം. അപ്പോൾ അവർ മനസ്സന്തർമുഖമാകും. മനസ്സ് ഉണ്ടല്ലോ ഈ കാമം അനുഭവം കൊണ്ട് ക്ഷയിക്കുന്നു. അങ്ങനെ ക്ഷയിക്കുന്ന അവസരത്തിൽ അവരുടെ മനസ്സിൽ വിവേകമുണ്ടാകാം. പിന്നീട് അതിന് പിന്നീട് അവർ സഞ്ചരിക്കാതിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉത്തരകാണ്ഡം ഉപനിഷത് ഭാഗം അതിനെ പിന്നീട് വ്യാഖ്യാനിച്ചത്. വ്യാസൻ അതിന് സൂത്രങ്ങൾ രചിച്ചതും ഭാഷ്യകാലം വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കർമ്മികൾ തന്നെ ഇത് ശ്രവിക്കുമ്പോൾ, ഉത്തരകാണ്ഡത്തിൽ ശ്രദ്ധ വരുമ്പോൾ, പൂർവമീമാംസയിൽ അതാണ് ധർമ്മമീമാംസയ്ക്ക് ശേഷം കർമ്മമീമാംസ എന്നൊരു നിയമം ചിലടത്ത് പറയുന്നു. ധർമ്മമീമാംസ ധർമ്മങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ച് എന്താണ് ധർമ്മമെന്ന് മനസ്സിലാക്കി ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ പുണ്യം പുണ്യാധിക്യം കൊണ്ട് അതിന് അവർക്ക് താല്പര്യം കുറഞ്ഞു വരുമ്പോൾ അവിടെ ബ്രഹ്മമീമാംസ, ഉത്തരമീമാംസ, ആ ഉത്തരമീമാംസയിലേക്ക് കടക്കണമെങ്കിൽ ഉള്ള യോഗ്യത ആ കാമനകളോട് കുറഞ്ഞിരിക്കുന്നു. ആച്ഛാദിത വിവേകപ്രജ്ഞ എന്ന് പറഞ്ഞാൽ അത് മാറിയിരിക്കുന്നു. അവർക്കൊരിക്കലും വ്യവസായാത്മിക സാങ്കേ യോഗയുവായ ബുദ്ധി, നിശ്ചയാത്മികമായ ബുദ്ധി, സാങ്കേത്തിലോ യോഗത്തിലോ അവർക്ക് നിശ്ചയബുദ്ധിയുണ്ട്. പക്ഷെ അത് കർമ്മത്തിലാണ്, കർമ്മത്തിലും അതിന്റെ ഫലങ്ങളിലുമാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകം പറയുന്നു വ്യവസായാത്മിക സാങ്കേ യോഗയുവായ ബുദ്ധി. സാങ്കേത്തിലോ യോഗത്തിലോ ഒന്നും അവർക്ക് ബുദ്ധി ഉറയ്ക്കത്തില്ല. സസമാധോ സമാധീതി അസ്മിൻ പുരുഷ ഉപഭോഗായ സർവമിതി സമാധി രന്ധക്കരണം ബുദ്ധി. അവരുടെ ബുദ്ധിയിൽ ഇത് ഉറയ്ക്കത്തില്ല എന്നാണ്. സമാധോന വിധീയതി സമാധിയിലുണ്ടാകുന്നില്ല. സമാധി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സവികൽപ്പ നിർവികൽപ്പ എന്നെല്ലാം പറയുന്ന സമാധിയാണ്. പക്ഷെ ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, അന്ധകരണം എന്നുള്ള അർത്ഥമുണ്ട്. അവരുടെ അവർക്ക് സാങ്കേത്തിലോ യോഗത്തിലോ നിശ്ചയമായ ഒരു ബുദ്ധി ഉണ്ടാകത്തില്ല. അവരുടെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സസമാധം സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധീയതേ ഏതൊന്നിലാണോ സർവവും ആധാനം ചെയ്യപ്പെടുന്നത്, വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്. ആധാനം ചെയ്യുക എന്ന് വെച്ചാൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വസ്തു ഇരിക്കുക സ്വയം, അങ്ങനെയാണ് ആധാനം ചെയ്യുക എന്ന് പറയുന്നത്. സമാധിയതെ അസ്മിൻ, സർവവും ഇതിലിരിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ വലിക്കുന്നു. എന്താണ് പുരുഷ ഉപഭോഗായ സർവം? പുരുഷത്തിന്റെ ഉപഭോഗത്തിന്, പുരുഷന്റെ സുഖദുഃഖ അനുഭവം, അതാണ് ഉപഭോഗം. പുരുഷനെന്ന് വെച്ചാൽ ജീവൻ. ഒരു ജീവന്റെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ആണെന്നുള്ള അർത്ഥം കൊടുക്കരുത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ഒരു ജീവന്റെ ഉപഭോഗായ സുഖദുഃഖ അനുഭവത്തിന് വേണ്ടി സർവവും കരുതി വയ്ക്കുന്നത് എവിടെയാണോ അതാണ് സമാധി. സർവം എത്ര ആധീയത, എവിടെയാണോ സർവവും വയ്ക്കുന്നത്, പുരുഷന്റെ ഉപഭോഗത്തിന് വേണ്ട സർവവും, സുഖദുഃഖ അനുഭവത്തിന് വേണ്ട സർവവും, അതെവിടെയാണ്? അന്ധകരണം. ബുദ്ധി എന്നും പറയാം, അന്ധകരണത്തിലാണ് സർവവും കരുതി വയ്ക്കുന്നത്. അതുകൊണ്ട് കർമ്മം പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്നെല്ലാം പറയുന്നുണ്ട് കർമ്മങ്ങളെക്കുറിച്ച്. അപ്പൊ ഈ കർമ്മങ്ങൾ അതാണ് പുരുഷന്റെ ഉപഭോഗത്തിന് വേണ്ടി കരുതി വയ്ക്കുന്ന സാധനം. ഇതെല്ലാം എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? അത് അന്ധകരണത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്യുന്നു, ഫലകാമനയോടുകൂടി കർമ്മം ചെയ്യുന്നു, ആ ഫലകാമനയും കർമ്മവും കൂടി ചേർന്ന് അന്ധകരണത്തിൽ ഭോഗ സംസ്കാരത്തെ ഉണ്ടാകുന്നു, സുഖാനുഭവത്തിനുള്ള സംസ്കാരത്തെ. അതുപോലെ ദുഷ്കർമ്മം ചെയ്യുമ്പോൾ കാമ ക്രോധങ്ങൾ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു, ആ കർമ്മം എന്ത് ചെയ്യുന്നു? ദുഃഖാനുഭവത്തിനുള്ള സംസ്കാരത്തെ അന്ധകരണത്തിൽ ആധാനം ചെയ്യുന്നു, അവിടെ സഞ്ചയിപ്പിക്കുന്നു. ഇത് അങ്ങനെ വരുന്ന ഈ കർമ്മ സംസ്കാരം അതാണ് ഫലത്തെ നിർണയിക്കുന്നത്. അന്ധകരണത്തിൽ സഞ്ചയിക്കുന്ന കർമ്മ സംസ്കാരം അതിനാണ് നമ്മൾ പ്രാരബ്ധം ആഗാമി എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് അന്ധകരണത്തിൽ സഞ്ചയിക്കപ്പെടുന്നത് കൊണ്ട് ഇവിടെ സമാധി എന്നുള്ള ശബ്ദം കൊണ്ട് അന്ധകരണം ബുദ്ധി എന്നുള്ള അർത്ഥത്തെ എടുത്തു സമാധി. ഇനിയും ഇതേ അർത്ഥത്തിൽ സമാധി ശബ്ദത്തെ വ്യാഖ്യാനിക്കും. സമാധോ നവിധീയതേ നഭവതി. അവരുടെ അന്ധകരണത്തിൽ ഏകാഗ്രബുദ്ധി ഉണ്ടാകുന്നില്ല, സാങ്കേത്തിലോ യോഗത്തിലോ, ജ്ഞാനത്തിലോ കർമ്മയോഗത്തിലോ ഏകാഗ്രബുദ്ധി ഉണ്ടാകുന്നില്ല എന്നാണ്. ഇതിപ്പോൾ വൈദികമായ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ലൗകികമായ കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്, ഇതേ നിയമം തന്നെയാണ്. കാരണം വൈദികമായ കർമ്മങ്ങൾക്കൊന്നും ഇന്ന് പ്രസക്തിയില്ല. ഇന്ന് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൗകികമായ കർമ്മങ്ങൾ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ കർമ്മം ചെയ്യുന്നവർ അനന്ത ജീവന്മാരാണ്, നിരന്തരവർ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു. ലൗകിക കർമ്മങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന എന്താണ്? കാമനയാണ് കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്. കർമ്മത്തിന്റെ മുഖ്യമായ പ്രേരണ കാമനയാണ്. അക്കാമന കൊണ്ട് മനുഷ്യൻ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ മുഴുകിയിരിക്കുന്ന ജീവന് കാമന എന്നുള്ള പ്രേരണത്തോടുകൂടി കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ജീവന് ഒരിക്കലും നിശ്ചയാത്മികമായ ബുദ്ധി ഉണ്ടാകത്തില്ല. അവരുടെ മനസ്സിലൊരിക്കലും സാഖ്യത്തിൽ ഈ തത്വജ്ഞാനത്തിലോ യോഗത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള യോഗത്തിലോ അവരുടെ മനസ്സിൽ താല്പര്യം ഉണ്ടാകത്തില്ല. അത് ആരായാലും, അതിന് പ്രത്യേകിച്ച് സന്യാസിയെന്നോ ലൗകികനെന്നോ ഗൃഹസ്ഥനെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, ബ്രഹ്മചാരിയെന്നൊന്നുമില്ല. ആരാണോ കാമനയോടുകൂടി കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു, അവർ കർമ്മം ചെയ്യുന്നതിന് സാമർഥ്യം ഉണ്ടായിരിക്കും, അവർ നിരന്തരം കർമ്മം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവരുടെ കർമ്മ പ്രേരണ എന്ന് പറയുന്നത് കാമമായിരിക്കും. കാമം യുക്തമായ കർമ്മങ്ങളായിരിക്കും അവരനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്, സാധാരണ കർമ്മങ്ങളായിരിക്കും. അവർ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തെയോ ഒന്നും ആഗ്രഹിക്കത്തില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ കിട്ടാവുന്ന സുഖങ്ങളെ കർമ്മത്തിലൂടെ ആഗ്രഹിക്കും. ആ സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു, എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി, കർമ്മത്തിലൂടെ നേടുന്നതിന് വേണ്ടി ചെയ്യുന്നു. ലൗകിക സുഖങ്ങൾ നേടുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അത് ആശ്രമത്തിനായാലും ശരി, പുറത്തായാലും ശരി. ആ പ്രേരണ കാമന ഉള്ളിൽ നിൽക്കുമ്പോൾ കർമ്മത്തിന്റെ ലക്ഷ്യം എന്തെങ്കിലും നേടുക എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള കാമനയോടുകൂടി ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും ഇതിനൊന്നും താല്പര്യമില്ല. തത്വജ്ഞാനം അതിന് താല്പര്യം വരാത്ത അവരുടെ കുറ്റമുള്ള മനസ്സിന് ആ ഏകാഗ്രത വരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ സേവനം ചെയ്യുന്നു, പ്രവർത്തനം ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിൽ കാമമുണ്ടോ, താല്പര്യങ്ങളുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും കർമ്മയോഗമാകത്തില്ല, അതൊരിക്കലുമല്ല. കർമ്മയോഗത്തിന് അതിൻ്റെതായ ലക്ഷണമുണ്ട്. നമ്മൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മയോഗം ആകത്തില്ല. കർമ്മയോഗമാകണമെങ്കിൽ കർമ്മയോഗത്തിന് പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിരിക്കണം. അങ്ങനെയുള്ള കർമ്മം എന്നുള്ള ധാരണയോടുകൂടി മനസ്സിൽ നമ്മൾ പല സങ്കല്പങ്ങളും വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മയോഗം എന്ന് ധരിച്ച് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന അവിടെ നിശ്ചയാത്മകമായ ബുദ്ധിയായിരിക്കും കർമ്മത്തിൽ. കർമ്മത്തിൽ ദൃഢത വരും. പക്ഷെ ഈ പറയുന്ന സാങ്കേത്യത്തിലോ യോഗത്തിലോ ഏതെങ്കിലും സാധനാനുഷ്ഠാനങ്ങളിലോ അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അത് നമുക്ക് തന്നെ മനസ്സിലാവും. കൂടുതൽ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾ അവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് താല്പര്യം വരത്തില്ല. എന്നുവെച്ചാൽ ഇതിനൊന്നും അവർ ഒരിക്കലും സമയം കണ്ടെത്തില്ല, സമയമില്ല എന്ന് പറയും. എന്തുകൊണ്ട് നിങ്ങൾ മറ്റ് സാധനങ്ങളിൽ സമയം കണ്ടെത്തുന്നില്ല? ജപിക്കാനോ ധ്യാനിക്കാനോ എന്തെങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിൽ അത് സമയമില്ല എന്ന് പറയും. സമയം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നത് ഈ പറയുന്ന കാമനയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താൻ കഴിയുന്നില്ല. അത് കർമ്മം എന്നുള്ള നിലയ്ക്ക് അത് ശ്രേഷ്ഠം തന്നെ, പക്ഷെ ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് അത് വളരെ അധമമാണ്. ഇതിനൊന്നും സമയം കണ്ടെത്താതെ ഉള്ള കർമ്മനിഷ്ഠ, കർമ്മത്തിൽ മുഴുകിപ്പോവുക, മനസ്സിൽ അഭിരുചി ഉണ്ടാകാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ സത്സംഗത്തിൽ അഭിരുചി വരത്തില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും, മറ്റു സാധനങ്ങളിലൊന്നും അഭിരുചി. പക്ഷെ സ്വയം ഭാവന ഞാൻ കർമ്മം ചെയ്യുകയാണ്, നിഷ്കാമമായ കർമ്മം ചെയ്യുകയാണ്. നിഷ്കാമമായ കർമ്മം ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം തീർച്ചയായിട്ടും സമയമുണ്ടാകും. സമയം ലഭിക്കുക. ഇതെല്ലാം അതിനോടുകൂടി യജ്ഞദാന തപസ് കർമ്മ എന്ന് പറയുന്നു. യജ്ഞദാനം തപസ് എന്നോട് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത്തരം സത്കർമ്മങ്ങളിൽ തപസ്സെന്ന് പറയുന്ന ഒന്നുകൂടെ ഒരു അംശം കൂടിയുണ്ട്. അപ്പോൾ അതിന് സമയം കണ്ടെത്താതെ മറ്റു കർമ്മങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുക, അതൊരിക്കലും ഒരു സാധകന്റെ കർമ്മമായിരിക്കത്തില്ല. അത് ബന്ധനകരമായ കർമ്മമാണ്. ആ കർമ്മങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആ കർമ്മം കൊണ്ട് പലതും ആഗ്രഹിക്കും. ആഗ്രഹങ്ങൾ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഇച്ഛാഭംഗം ഉണ്ടാകും, രാഗദ്വേഷങ്ങൾ മനസ്സിൽ വർദ്ധിക്കും, അത് മറ്റുള്ളവരിലേക്ക് പകരും, അതുകൊണ്ട് വലിയ നാശങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഒരാൾ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ, അല്ലെങ്കിൽ അയാൾ പറയുന്നു ഞാൻ ലോകസേവനം ചെയ്യുകയാണ് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഒരാൾ ഒരിക്കലും കർമ്മയോഗിയാകത്തില്ല. എന്തുകൊണ്ട്? അവരുടെ അന്ധകരണത്തിൽ അതിനുള്ള ഇടമില്ല, ഇതിനുള്ള നിശ്ചയമായ ബുദ്ധി ഉണ്ടാകത്തില്ല. കാരണം കർമ്മയോഗം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, കർമ്മയോഗം ഒരാൾ ചെയ്യണമെങ്കിൽ എന്താണ് കർമ്മയോഗം എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് വ്യക്തമായൊരു ധാരണ. അതിനാണ് ഇവിടെ പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി. അത് വ്യക്തമായൊരു ധാരണ വേണം. എന്താണ് കർമ്മയോഗം? നമ്മൾ കർമ്മയോഗം എന്നുള്ള ശബ്ദം കേട്ടിട്ട് കർമ്മയോഗം ചെയ്യുന്നവരെയാണ് ധാരാളം കാണുന്നത്. അതുകൊണ്ടാണ് ഒരു മണിക്കൂർ കർമ്മയോഗം, രണ്ട് മണിക്കൂർ കർമ്മയോഗം, ബെല്ലടിക്കുമ്പോൾ കർമ്മയോഗം ഇങ്ങനെ വരുന്നത്. അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച് ധാരണയില്ല, അത് കർമ്മയോഗമല്ല. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കും മനസ്സിൽ പലതരത്തിലുള്ള താല്പര്യങ്ങൾ കാണും. ആ താല്പര്യങ്ങളോടുകൂടി അവർ ചെയ്യുന്നു. അവർ പറയും ഞാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു, ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതൊരിക്കലും വേണ്ട. അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മം അത് അവൻ്റെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കത്തില്ല. അതുമാത്രമല്ല, കർമ്മയോഗിയുടെ ലക്ഷണം അത് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. കർമ്മയോഗിയുടെ ലക്ഷണം എന്ന് പറയുന്നത് കർമ്മയോഗിക്ക് പരമമായ ശാന്തി കർമ്മത്തിൽ അതനുഭവിക്കാൻ കഴിയും. അങ്ങനെ പരമമായ ശാന്തി അനുഭവിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് മാത്രമേ കർമ്മയോഗിയാകുന്നുള്ളൂ. അല്ലാതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മറ്റാർക്കെങ്കിലും വേണ്ടി ഉത്തരവാദിത്വമില്ലാതെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് അത് കർമ്മയോഗമല്ല. സാധാരണ ആശ്രമങ്ങളിലൊക്കെ കർമ്മയോഗം ചെയ്യാന്ന് വെച്ചാൽ ഉത്തരവാദിത്വമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുക, ചെയ്യുന്ന പ്രവൃത്തിയോട് ഉത്തരവാദിത്വം ഉണ്ടാകാതിരിക്കുക, അങ്ങനെയാണ് വരുന്നത്. അവർ പറയുന്നത് എനിക്കിതിൽ നിന്നൊന്നും നേടാൻ ഞാനൊരു ഫലം ആഗ്രഹിക്കുന്നില്ല, പിന്നെ എന്താണ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തേക്കാം. അപ്പോൾ അതോടുകൂടി കർമ്മം തന്നു. അപ്പം കർമ്മയോഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം, കർമ്മയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം എവിടെ നിന്നേ കിട്ടും? അത് ഭഗവാന്റെ ഉപദേശത്തിൽ നിന്നേ കിട്ടും, അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ഉപദേശങ്ങളിൽ നിന്നേ കിട്ടും. ഭഗവാന്റെ ഉപദേശം അല്ലെങ്കിൽ ആ ഉപദേശത്തെ അനുവർത്തിക്കുന്ന മഹാത്മാക്കളുടെ ഉപദേശത്തിൽ നിന്നേ കിട്ടും. അപ്പം അത്തരം മഹാത്മാക്കളുടെ ഉപദേശം ഏകാഗ്രതയോടുകൂടി കേട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്ത് അതിന്റെ താല്പര്യം മനസ്സിലാക്കി അതനുസരിച്ച് കർമ്മം അനുഷ്ഠിച്ചാലേ അത് കർമ്മയോഗം ആകത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പാണ് ഒരുവൻ കർമ്മയോഗം പൂർത്തിയാക്കിയിട്ട് പിന്നെ ബാക്കി അടുത്ത പ്രവൃത്തിയിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് അതൊന്നും കർമ്മയോഗമല്ല. കർമ്മയോഗം എന്താണെന്ന് ശരിക്കും അറിയണം. അതിനാണ് ഇവിടെ ഈ ഗീത മുഴുവൻ, ഗീതയിലെ ഒട്ടുമുക്കാൽ ഭാവവും ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ ഈ കർമ്മയോഗത്തെ കുറിച്ചാണ്. അത്ര നിസാരമായി നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റിയൊരു കാര്യമാണ് കർമ്മയോഗമെങ്കിൽ എന്തിനു ഇത്രയും ശ്ലോകങ്ങൾ, ഇത്രയും വാക്യങ്ങൾ ഇതിനുവേണ്ടി എന്തിനു ഉപയോഗിക്കുന്നു, ഇത്രയും വിശദമായ ചർച്ചകൾ ഇതിനെന്തിനു വേണ്ടി വരുന്നു? കാരണം നമ്മളെല്ലാം കർമ്മയോഗം അറിഞ്ഞനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞു, ചിത്തശുദ്ധിയും നമ്മൾ നേടിക്കഴിഞ്ഞു എങ്കിൽ പിന്നെ എന്തിനാ ഈ ഭഗവത്ഗീതയുടെ ആവശ്യം? പിന്നെ ഭഗവാന്റെ ഉപദേശം നമ്മൾ കേൾക്കേണ്ട കാര്യം ഇല്ല, അതിനെക്കുറിച്ച് മനനം ചെയ്യേണ്ട. കാരണം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു, ഇതിനടുത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാവശ്യമായി വന്നിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാം ആയിട്ടില്ല കർമ്മയോഗം എന്താണെന്ന്. ശരിക്ക് നമ്മൾ ധരിച്ചിട്ടില്ല, അത് ധരിക്കണം. അതിനെക്കുറിച്ച് തന്നെ വളരെ ഏകാഗ്രമായ മനസ്സും ഒരു മനനം അതിനാവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ഏകാഗ്രമായ നിശ്ചയാത്മകമായ ഒരു ബുദ്ധി ഈ കർമ്മയോഗത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നവരോട് മാത്രമേ കർമ്മയോഗം അതിൻ്റെതായ രീതിയിൽ അനുഷ്ഠിക്കാൻ പറ്റൂ. എന്നാൽ മാത്രമേ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ യോഗം വരത്തുള്ളൂ. അത് ഈ സമാധാനം ശാന്തി എന്ന് പറയുന്നു. അപ്പോൾ ഈ സമാധാന ശാന്തി എന്ന് പറയുന്നത് ഒരാള് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ സാധനയൊക്കെ ചെയ്ത് അവസാനം ജ്ഞാനിയായി, അതിനുവേണ്ടി അതിനുശേഷം പ്രാപിക്കുന്ന ഒന്നല്ല, അതിനുശേഷം ഒരാൾ നേടിയെടുക്കേണ്ട ഒന്നല്ല ഈ മനഃശാന്തി മനസ്സമാനം എന്ന് പറയുന്നു. അയാൾ സാധനാ മാർഗത്തിൽ തുടരുന്ന സമയത്തിൽ തന്നെ അയാൾ നേടിയെടുക്കേണ്ടതാണ് മനഃശാന്തി എന്ന് പറയുന്നത്. മനഃശാന്തി മനസ്സ്ഥൈര്യം ഇത്തരം ഗുണങ്ങളല്ല. ഇത്തരം ഗുണങ്ങൾ ജ്ഞാനിയിലുണ്ട്, ജ്ഞാനിയിൽ കൽപ്പിക്കുന്നു. ഇത്തരം ഗുണങ്ങളെല്ലാം ജ്ഞാനിയിലിരിക്കുന്നു. മനഃശാന്തിയും മനസ്സമാധാനവും മനസ്സ്ഥൈര്യവും എല്ലാം ഇത് കൽപ്പിക്കുന്നതിന് എന്തിനു വേണ്ടി പറയുന്നു? സാധകന്റെ സാധനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധകൻ ഇതിനെല്ലാം ഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനിയിലുണ്ടെന്നത് കൽപ്പിക്കുന്നത്. അപ്പോൾ എന്തിനാ ആ സാധനാവസ്ഥയിൽ ആ സാധകനത് വേണം? ജ്ഞാനിയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. പക്ഷെ ജ്ഞാനിയിൽ അതെല്ലാം കൽപ്പിക്കുന്നു, അതെല്ലാം ഉണ്ട്. അത് സാധകൻ അതിനെ അനുസന്ധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധനാവസ്ഥയിലാണ് വാസ്തവത്തിൽ ഒരാൾക്ക് ഇതെല്ലാം വേണ്ടത്. ഈ പറയുന്ന ആനന്ദവും സമാധാനവും ചിത്തശുദ്ധിയും എല്ലാം അത് സാധനയുടെ പുരോഗതിക്കനുസരിച്ച് ഒരാളിൽ വർദ്ധിച്ചു വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കർമ്മയോഗി ആണെങ്കിൽ അയാൾ വളരെ നിശ്ചലനായിരിക്കും, നിശബ്ദനായിരിക്കും. അയാൾ ശക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അയാളുടെ മനസ്സ്ഥൈര്യം അത് നഷ്ടപ്പെടുന്നില്ല, അയാൾ ശാന്തനായിരിക്കും. അയാൾക്ക് ചിത്തശുദ്ധി, അതിൻ്റെ അടയാളം തന്നെ രാഗദ്വേഷങ്ങളുടെ ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് മനഃശാന്തി ഉണ്ടാകുന്നത്. അവിടെയാണ് അയാൾക്ക് ആ മനഃശാന്തി പ്രാപിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് കർമ്മയോഗം എന്താണെന്ന് കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു വരുന്നു. അങ്ങനെ അയാൾക്ക് കർമ്മയോഗത്തിൽ നിഷ്ഠ ഉണ്ടായി വരുന്നു. ഇത് ആപേക്ഷികമാണ്. കർമ്മം അനുഷ്ഠിക്കുന്നതിനനുസരിച്ച് കർമ്മയോഗം ദൃഢപ്പെട്ടു വരുന്നു. ആ കർമ്മയോഗം ദൃഢപ്പെട്ടു വരുന്നതിനനുസരിച്ച് അയാൾ മനഃശാന്തി, ചിത്തശുദ്ധി, രാഗദ്വേഷങ്ങളുടെ ഇല്ലായ്മ വരുന്നു. അത് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അയാൾ കർമ്മയോഗത്തിൽ തിരിച്ച് ദൃഢപ്പെട്ടു വരുന്നു. പരസ്പര അപേക്ഷിതമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവ. കാര്യകാരണങ്ങളാണ് കർമ്മയോഗ അനുഷ്ഠാനം ചിത്തശുദ്ധിക്ക് കാരണമാണ്. പക്ഷെ ആ ചിത്തശുദ്ധി തന്നെ കർമ്മയോഗ അനുഷ്ഠാനത്തിനും കാരണമാണ്. ചിത്തശുദ്ധി ഉള്ളവനെ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ചിത്തശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന വ്യവസായാത്മികയായ ബുദ്ധി ഉണ്ടാകത്തുള്ളൂ. ആ വ്യവസായാത്മികമായ ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് കർമ്മയോഗം ശരിക്കും അനുഷ്ഠിക്കാൻ കഴിയത്തുള്ളൂ. ആ കർമ്മയോഗ അനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ചിത്തശുദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് മനഃശാന്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം പരസ്പരം അപേക്ഷിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇത് സമഗ്രമായിട്ട് അറിഞ്ഞ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ്. അത് കാമനയുള്ള മനസ്സിൽ ഇതൊന്നും നടക്കത്തില്ല. അവർ കർമ്മത്തിൽ മുഴുകിയിരിക്കും, കർമ്മയോഗമെന്ന് പറയും, അല്ലെങ്കിൽ ലോകസേവനമെന്ന് പറയും. അവിടെയൊന്നും വാസ്തവത്തിലുള്ള കർമ്മയോഗം സംഭവിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, സമാധു നവിധീയതി. ആ ഏകാഗ്രത, ആ നിശ്ചയം, കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ല, കാമനയുള്ള മനസ്സിൽ ഉണ്ടാകുന്നില്ല. അതാണ് എന്റെ താല്പര്യം. ഇനി ശ്ലോകത്തിൽ നോക്കാം. ഭോഗൈശ്വര്യ പ്രസക്താന, ഭോഗൈശ്വര്യങ്ങളിൽ മുഴുകിയ മനസ്സോടുകൂടിയ അവർക്ക് തയാ അപഹൃത ചേതസാം, ആ വേദവാണികളാൽ വിവേക വിജ്ഞാനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വ്യവസായാത്മികാ ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധി സമാധോ അവരുടെ അന്ധകരണത്തിൽ മനസ്സിൽ വിധീയത ഉണ്ടാകുന്നില്ല. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധോ ന വിധീയതേ. അതുകൊണ്ട് ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്ന എന്താണ്? ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, നിർബന്ധോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ഒരു കർമ്മയോഗിക്ക് വേണ്ട പരമമായ ഉപദേശമാണ് ഇവിടെ പറയുന്നത്. ഏവം വിവേക ബുദ്ധിരഹിതാഹ തേഷാം കാമാത്മാനാം യദ്ഫലം തദാഹ ത്രൈഗുണ്യ. ഏവം വിവേക ബുദ്ധിരഹിതാന, വിവേക ബുദ്ധിയില്ലാത്തവർ, കാമം വിവേകത്തെ മറച്ചിരിക്കുന്നവർക്ക്, തേഷാം കാമാത്മനാം കാമസ്വഭാവത്തോടുകൂടിയ മനസ്സോടുകൂടിയവർക്ക് യദ്ഫലം, എന്താണോ ഫലം അത് പറയുന്നു ത്രൈഗുണ്യ. ത്രൈഗുണ്യ വിഷയ അതിനെ വ്യാഖ്യാനിക്കുന്നു. ത്രൈഗുണ്യം സംസാര വിഷയ പ്രകാശയിതവ്യൂ യേശാം തേ വേദാഹ ത്രൈഗുണ്യ വിഷയ. ഈ വേദങ്ങൾ എന്നുവെച്ചാൽ ഈ വേദത്തിലെ ഈ കർമ്മകാണ്ഡം അതാണ്, അത് ത്രൈഗുണ്യത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. ജീവന്മാർക്ക് ത്രൈഗുണ്യം എന്താണ് സംസാരം, സംസാരത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്, അതാണ് വിഷയ. പ്രകാശയിതവ്യം അതാണ് അത് പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവയാണ് വേദാഹ. അപ്പൊ കാമം ഉള്ളവന് വേദം സംസാരത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുവെച്ചാൽ കർമ്മം, കർമ്മത്തിന്റെ ഫലം ആയ ജന്മ മരണങ്ങൾ. അതുകൊണ്ട് വേദങ്ങൾ എന്താണ് ത്രൈഗുണ്യ വിഷയാഹ. അപ്പൊ ഈ സംസാരത്തിനാണ് ഇവിടെ ത്രൈഗുണ്യം എന്ന് പറഞ്ഞത്. കാരണം ത്രിഗുണങ്ങളെ ആശ്രയിച്ചാണ് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ത്രൈഗുണ്യം എന്ന് പേര്. പക്ഷേ അർജുനനോട് പറയുന്നു, നീ കർമ്മിയല്ല മറിച്ച് കർമ്മയോഗിയാണ്. ത്വന്തു നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. നീ ഈ സംസാരത്തിൽ നിന്ന് കാമനകളിൽ നിന്നും മുക്തനായിത്തീരണം. അത് തന്നെ പറയുന്നു നിഷ്കാമോ ഭവ. നിസ്ത്രൈഗുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തൃണാത്മകമായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് നീ മുക്തനായിത്തീരൂ. സംസാരത്തിൽ നിന്ന് മുക്തനാകുക എന്ന് പറഞ്ഞാൽ എന്താ? കാമത്തിൽ നിന്ന് മുക്തനാകുക. സംസാരത്തിന് കാരണം കാമം, ജനന മരണത്തിന് കാമം കാരണം. അതുകൊണ്ട് ആ കാമത്തിൽ നിന്ന് നീ മുക്തനായിത്തീരുക. കാമത്തെയാണ് ആദ്യം മനസ്സിൽ നിന്ന് ത്യജിക്കേണ്ടത്. കാമം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർമ്മയോഗം അതിന്റെ പൂർണ്ണതയിൽ ഒരാൾക്ക് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. മറിച്ച് മനസ്സിൽ കാമമുണ്ടെന്ന് മനസ്സിലാക്കി ആ കാമത്തെ ത്യജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാൾ കർമ്മയോഗം പരിശീലിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് പറയുന്നു നീ നിഷ്കാമിയായി തീരുക. ചോദിക്കും, കാമില്ലാത്തവന് പിന്നെ എന്തിനാ കർമ്മയോഗത്തിന്റെ ആവശ്യം? കാമില്ലാത്തവന് അതിന്റെ ആവശ്യമില്ല. പക്ഷെ കാമുള്ളവന് ആ കാമം പോകുന്നതിന് വേണ്ടി കർമ്മത്തെ യോഗാത്മകമായി അനുഷ്ഠിക്കണം. അതെങ്ങനെയാണ് യോഗാത്മകമായിട്ടുള്ള അനുഷ്ഠാനം? അതാണ് അടുത്ത് പറയുന്നത്. ഒന്നതാണ്, കാമത്തെ മനസ്സിൽ നിന്ന് കളയുക. കാമത്തെ മനസ്സിൽ നിന്ന് എങ്ങനെ കളയും? അതൊരു ചോദ്യമാണ്. മനസ്സിൽ സഹജമായി രൂഢമായിരിക്കുകയാണ്. അതിനെ ത്യജിക്കുന്നതിനുള്ള ഉപായം എന്താണ്? സങ്കല്പ പ്രഭവാൻ കാമ. ഇനിയും പല ഭാഗത്തും പറയും. കാരണം കാമത്തിനെ വളർത്തുന്നത് കാമസങ്കല്പങ്ങളാണ്. ഏറ്റവും പ്രധാനമായി മനസ്സിൽ കാമത്തെ ദൃഢപ്പെടുത്തുന്നത് കാമസങ്കല്പങ്ങളാണ്. കാമസങ്കല്പങ്ങൾ മനസ്സിൽ എവിടുന്ന് വരുന്നു? ഒന്ന് പൂർവ്വസംസ്കാരം കൊണ്ട്, മറ്റൊന്ന് സാഹചര്യങ്ങളുണ്ട്. ഇത് രണ്ടുകൊണ്ടും കാമസങ്കല്പങ്ങൾ മനസ്സിൽ വരും. അപ്പോൾ നേരത്തെ നാനിശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞതുപോലെ കാമസങ്കല്പങ്ങൾ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടോ മനസ്സിൽ പ്രകടമാകുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും അതിനെ വളർത്തിയെടുക്കുക. എങ്ങനെ അതിനെ വളർത്തിയെടുക്കുന്നു? സങ്കല്പങ്ങളെ കൊണ്ട്, വീണ്ടും സങ്കല്പങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്. ഒരു സാധാരണ ജീവൻ എന്ത് ചെയ്യുന്നു? അത്തരം കാമനകൾ ഉള്ളിൽ വരുമ്പോൾ അതിന് അനുസരിച്ചുള്ള സങ്കല്പങ്ങളെ വീണ്ടും ആ ജീവൻ അന്ധകരണങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആ സങ്കല്പം കൊണ്ട് ആ സങ്കല്പങ്ങൾ മനസ്സിൽ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് മറ്റ് കർണങ്ങൾ കാമപ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. മറ്റ് കർണങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടി ആ കാമം കൂടിച്ചേരുന്നു. കാമസങ്കല്പങ്ങൾ മനസ്സിൽ വരുന്ന എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാണ് മനസ്സിൽ കാമസങ്കല്പങ്ങൾ വരുന്നത്? ജീവന് സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. ജീവൻ ആഗ്രഹിക്കുന്നത് സുഖപ്രാപ്തിയാണ്. ആ സുഖപ്രാപ്തികളെ ആർജിക്കുന്നതിന് ആ സുഖപ്രാപ്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി സംസ്കാരം കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് മനസ്സിൽ കാമസങ്കല്പം കൊണ്ടാവും. കാമസങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രവൃത്തി വരുന്നു. ആ പ്രവൃത്തിയുടെ ഫലരൂപത്തിൽ വീണ്ടും സുഖപ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിങ്ങനെ ജീവന്മാരിൽ ഇങ്ങനെ അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാമത്തെ, ഇത്തരം വരുന്ന കാമങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരരൂപത്തിൽ ഉള്ളിൽ വരുന്ന ആ കാമസങ്കല്പങ്ങൾ, കാമം അതിനെ തുറന്നു വരുന്ന സങ്കല്പങ്ങൾ, അതിനെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാമസങ്കല്പങ്ങൾ വർദ്ധിച്ചു വരും, കാമന ദൃഢപ്പെട്ടു വരും. അപ്പോൾ പ്രഥമമായിട്ട് വേണ്ടത് എന്താണ്? ആ കാമസങ്കല്പങ്ങളെ ത്യജിക്കുക. ആണ് നിഷ്കാമോ ഭവ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാമസങ്കല്പങ്ങളെ ത്യജിക്കുക. സഹജമായി പ്രകടമാകുന്ന കാമങ്ങളെ കുറിച്ച് തുടർന്നു വരുന്ന സങ്കല്പങ്ങൾ, പിന്നീട് പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നതായ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെ മനസ്സിൽ നിന്ന് കളയുക. എങ്ങനെ കളയും? മനസ്സിൽ നിന്ന്, മനസ്സിൽ കടന്നു വരുന്നതിനെ എങ്ങനെ കളയും? അതിനാണ് വിവേകം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. വിവേകം, ആ വിവേകം കൊണ്ട് കാമത്തെ കളയുന്നു. അപ്പോൾ ഈ വിവേകം എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് കിട്ടും? പിന്നെ അതന്വേഷിച്ച് പോകണം. അതുണ്ടെങ്കിൽ അതിനെ നമുക്ക് കളയാമായിരുന്നു, പക്ഷെ അത് കയ്യിലില്ല, അത് കളയാനും പറ്റുന്നില്ല. വിവേകം എവിടെ നിന്ന് കിട്ടും? അവിവേകം കിട്ടുന്നതിനാണ് നമ്മൾ ഗുരുവിനെയും ശാസ്ത്രത്തെയൊക്കെ, അതിൽ നിന്നേ കിട്ടത്തുള്ളൂ വിവേകം. അല്ലാ, വിവേകം എന്ന് പറയുന്നത് വേറെ കിട്ടത്തില്ല. സത്സംഗത്തിൽ നിന്ന് മാത്രമേ വിവേകം കിട്ടത്തുള്ളൂ. അപ്പോൾ സത്സംഗം മനസ്സിലെന്തു വരുന്നു? വിവേകത്തെ കൊണ്ടുവരുന്നു. വിവേകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, വ്യവസായ മികയായ ബുദ്ധിയാണ്. വിവേകം എന്ന് പറയുന്നത് അറിവാണ്. അപ്പോൾ ആ അറിവ് മനസ്സിലുണ്ടാകും, ആ അറിവ് ദൃഢപ്പെടുന്നു. ആ ദൃഢപ്പെടുന്ന ഉപദേശ ഗുരു ഉപദേശത്തിലൂടെ, സത്സംഗത്തിലൂടെ, ശാസ്ത്രചിന്തനത്തിലൂടെ എല്ലാം എന്ത് വരുന്നു? അതിന്റെ പ്രയോജനം അതാണ്. അതിന്റെ പ്രയോജനം അത്. അതുകൊണ്ട് മാത്രമേ ഈ വരുന്ന ഈ കാമസങ്കല്പങ്ങളെ ത്യജിക്കാൻ പറ്റൂ. അപ്പം അറിവ് ആർജിക്കുന്നു, വിവേകം നേടുകയാണ് ചെയ്യുന്നത്, അറിവിനെ ആർജിക്കുന്നു. കാരണം ഉള്ളിൽ കാമസങ്കല്പങ്ങൾ വരുമ്പോൾ അതിനെ തടയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ അതിനെ തടയുന്നതിനുള്ള വിവേകമില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ആ വിവേകം ഇല്ലാതിരിക്കുന്നു? സത്സംഗമില്ലാത്തതുകൊണ്ട്, ഗുരു ഉപദേശത്തെ ശ്രവിക്കാത്തതുകൊണ്ട്. അപ്പോൾ അത് നിരന്തരം, അപ്പോൾ ശ്രവിച്ചിട്ടുണ്ടല്ലോ, ശ്രവിച്ചാലോ അത് ശക്തമായ സംസ്കാരത്തെ മനസ്സിലുണ്ടാക്കിയില്ല, അതാ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ സത്സംഗം ശ്രവിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശത്തെ ശ്രവിക്കുന്നു, അല്ലെങ്കിൽ സത് ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യുന്നു, അതുകൊണ്ടായില്ല. അത് കുറച്ച് ചെയ്തു വരുമ്പോൾ അത് അതിനുള്ള ഗൗരവം കുറഞ്ഞു പോകും, അതിനുള്ള താല്പര്യം കുറയും, അതെല്ലാം യാന്ത്രികമായി തീരും. അങ്ങനെ വരുമ്പോൾ അതിന് ദൃഢമായ സംസ്കാരത്തെ അന്ധകരണത്തിൽ ഉണ്ടാക്കാൻ കഴിയത്തില്ല. അത് ദൃഢമായ സംസ്കാരത്തെ ഉണ്ടായിക്കഴിഞ്ഞാലോ ഇത് വിപരീതമായ ഭാവനയാണ് മനസ്സിലുണ്ടാക്കുന്നത്. വിപരീത ഭാവന എന്ന് പറഞ്ഞാൽ കാമാദികൾക്ക് വിപരീതമായ ഭാവന ഉണ്ടാകാൻ കഴിയും. അതായത് വിവേകിയുടെ അന്ധകരണത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു വിവേകിയുടെ അന്ധകരണത്തിൽ എപ്പോഴാണോ ഈ കാമസങ്കല്പങ്ങൾ വരുന്നത്, അത് സംസ്കാരം കൊണ്ട് വരാം. വിവേകിക്ക് വരാമോ? വരാം, തീർച്ചയായിട്ടും വരാം. വിവേകം അഭ്യസിക്കുന്നവനും വിവേകം ദൃഢമായവനും വരാം കാമാദി സങ്കല്പം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഉടൻ തന്നെ അയാളിരിക്കുന്ന വിവേക സംസ്കാരം പ്രബുദ്ധമാകുന്നു. വിവേക സംസ്കാരം എന്തുകൊണ്ട്? ആ വിവേക സംസ്കാരത്തെ ആർജിച്ച് ദൃഢപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെ? ഗുരുപദേശത്തിലൂടെ, സത്സംഗത്തിലൂടെയും മറ്റും. ആ വിവേക സംസ്കാരം ദൃഢപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കാമാദികളെ അത് ഹനിക്കുന്നു, കാമസങ്കല്പത്തെ അത് ഒഴിവാക്കുന്നു, ഒഴിവാക്കി കളയുന്നു. അപ്പോൾ ആ വിവേക സംസ്കാരത്തെ ആർജിക്കുന്നതിനും ആ വിവേക സംസ്കാരത്തെ ദൃഢപ്പെടുത്തുന്നതിനും ഒരാളുടെ മനസ്സ് നിരന്തരം ഇത്തരം സത്സംഗത്തിൽ ഇരുന്നേ പറ്റൂ. അതാണ് ഏറ്റവും മുഖ്യമായ ഉപായം. ബാക്കിയുള്ള ഉപായങ്ങൾക്ക് അത്രയും ശക്തിയില്ല. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും പറയുന്നത് ആച്ഛാദിത വിവേക വിജ്ഞാനം. എപ്പോഴും പറയുന്നതാണ് കാമങ്ങളെ സങ്കല്പിക്കുന്നത് ആ ത്യജിക്കുന്നതിന് അത്തരം വിവേകം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. ആ വിവേകം ഉണ്ടാവണമെങ്കിൽ നിരന്തരം മനസ്സിൽ ഈ അറിവിനെ ആർജിച്ചുകൊണ്ടേ ഇരിക്കും. സത്സംഗത്തിൽ എന്തുവരുന്നു? ഒരാളുടെ മനസ്സിൽ വിവേകം ഉണ്ടാകുന്നു. അതായത് ഈ കാമാദികൾക്ക് വിപരീതമായ ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനം ഇത് ആവർത്തനം കൊണ്ട് അത് അന്ധകരണത്തിൽ ദൃഢമായ സംസ്കാരത്തെ ഉണ്ടാക്കും. ദൃഢമായ സംസ്കാരം ഉണ്ടായാൽ അത് സുപ്തമായിരിക്കും, എന്നുവെച്ചാൽ ഉറങ്ങിക്കിടക്കും. എപ്പോഴാണോ അത് ആവശ്യം വരുന്നത് അപ്പോൾ അത് പ്രകടമാകും. അതെപ്പോഴാണ് ആവശ്യമായി വരുന്നത്? മനസ്സിൽ കാമാദി സങ്കല്പങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉടനെ വിവേകം വരും. വിവേകം വന്നിട്ട് അതിനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആ കാമ സങ്കല്പങ്ങൾ അവനെ അസ്വസ്ഥനാക്കുന്നില്ല. കാമസങ്കല്പ ഒരുവനെ എങ്ങനെ അസ്വസ്ഥനാക്കും? ആ കാമ പൂർത്തിക്ക് കഴിയാതെ വരുന്നു, ഇച്ഛാഭംഗം ഉണ്ടാകുന്നു, മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നു. അപ്പോൾ അല്ലെങ്കിൽ കാമ പൂർത്തിക്ക് ശേഷം അവന്റെ മനസ്സിന് വിവേകം വരുന്നു. വിവേകം വന്നിട്ട് താൻ കാമനയ്ക്ക് അധീനനായല്ലോ എന്ന് ചിന്തിച്ചയാൾ അയാൾ അസ്വസ്ഥനാകും. പലതരത്തിലും അസ്വസ്ഥത ഉണ്ടാക്കാം ഒരാളുടെ ഉള്ളിൽ. അതാണ് ഈ സംസ്കാരത്തിന്റെ ദൃഢതയില്ലാത്തതുകൊണ്ട് ഒരാളുടെ മനസ്സിൽ കാമസങ്കല്പം വരുന്നു, അയാൾ എന്ത് ചെയ്യുന്നു? വിവേകം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? വിവേകം അവിടെ ദൃഢമല്ല, ആ സംസ്കാരം ദൃഢമല്ല, വേണ്ടത്ര അതിന്റെ അഭ്യസം അയാളുടെ ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? അയാൾ കാമനകൾക്ക് വഴിപ്പെട്ടു പോകുന്നു. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? സംസ്കാരം, ദുർബലമായ സംസ്കാരത്തിന് ആ പ്രബലമായ കാമസങ്കല്പത്തെ പ്രതിരോധിക്കുന്നതിന് ശക്തിയില്ലാത്തതുകൊണ്ട് ആ ദുർബലമായ സംസ്കാരം, ആ കാമത്തിന്റെ ശക്തി അവസാനിക്കുമ്പോൾ. കാമത്തിന്റെ ശക്തി എപ്പോഴാണ് അവസാനിക്കുന്നത്? കാമ പൂർത്തിക്ക് ശേഷം. കാമത്തിന് അന്ധക്കരണം കീഴടങ്ങിയതിനു ശേഷം, അത് ഫലം കൊടുത്തതിനു ശേഷം ആ ഉള്ളിൽ ആ സംസ്കാരം, ദുർബലമായ സംസ്കാരം വീണ്ടും വിവേകത്തെ ഉണ്ടാകും. വീണ്ടും വിവേകത്തെ ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു? അവന് വലുതായ പശ്ചാത്താപം ഉണ്ടാകും. തന്റെ മനസ്സ് തെറ്റിപ്പോയല്ലോ, തന്റെ മനസ്സ് തന്റെ കയ്യിൽ നിന്നും വിട്ടുപോയല്ലോ, താൻ അതപ്പതിച്ചല്ലോ, ഈ തരത്തിലുള്ള കുറ്റബോധം ഉണ്ടാകും മനസ്സ്. ആ കുറ്റബോധം ഉണ്ടാക്കിയിട്ട് മനസ്സ് അസ്വസ്ഥമാകും. ചിലർ ആത്മഹത്യ വരെ ചെയ്തു കളയും. അതുവരെ കൊണ്ടെത്തിക്കും മനസ്സിനെ. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവന്റെ സംസ്കാരം ഉള്ളിലിരിക്കുകയാണ്, അനേക ജന്മങ്ങളുടെ സംസ്കാരം. ഈ സംസ്കാരം വീണ്ടും വീണ്ടും മനസ്സിൽ കാമന വരും. ഈ അവനിലിരിക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള സംസ്കാരം, വിവേകം കുറവാണ്. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അപ്പോ ഇതിനെയാണ് മിഥ്യാചാരൻ എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു ഭാഗത്ത് പറയും, വീണ്ടും അവന്റെ മനസ്സ് ഇതിന് വഴിപ്പെട്ടു പോകും. വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും വിവേകം ഉണർന്നു വരും. കാരണം വിവേകത്തിന് സമയത്ത് വരാൻ ഒക്കത്തില്ല, താമസിച്ചേ വരും. കാരണം അവിടെ സംസ്കാരം ദൃഢമല്ല. വന്നിട്ട് ഇവനെ പ്രയോജനമൊന്നുമില്ല, പിന്നെ ഇരുന്ന് കരയും. എന്നാലും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയെന്നു, എന്നും പറ്റാൻ പാടുള്ളതല്ലല്ലോ, അത് പതിച്ചു പോയെന്നു. ഇങ്ങനെ സ്വയം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇരുന്ന് കരയുന്ന അവസരം. ഇത് പലതവണയാകുമ്പോൾ ചെല്ലാൻ തീയും. എന്തായാലും ഇനി ഈ ജന്മത്തിൽ ഇതൊന്നും നടക്കത്തില്ല, അവസാനിപ്പിച്ചു കളയാം എന്ന് പറയും. ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. ഈ ഇത് ഒരേ ഒരു കാരണം കൊണ്ട്. പക്ഷെ അവിടെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ സത്സംഗത്തിൽ ഇവിടെ ചിലർ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ പോയി മുറി അടച്ചിരുന്ന് ധ്യാനിക്കാൻ നോക്കും. അപ്പം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും കരച്ചിൽ തന്നെ വരും. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമല്ലോ, മനസ്താപത്തോടുകൂടി നടക്കും. അപ്പോൾ ധ്യാനമൊന്നും ഉറക്കത്തില്ല, കാരണം വിവേകമില്ലാത്തവന് ധ്യാനം ഉറക്കത്തില്ല, വെറും ഒരു സർക്കസായിട്ട് മാറത്തേ ഉള്ളൂ. കുറെ സമയം അഭ്യാസം നടത്താം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിവേകം തന്നെയാണ്. ആ വിവേകം കഴിഞ്ഞാൽ മറ്റേതും ഉള്ളൂ, വിവേകത്തെ അർജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിവേകം ഉള്ളവർക്കാണെങ്കിൽ ഈ ജന്മത്തിൽ അത് ആർജിക്കേണ്ട ആവശ്യമില്ല. പൂർവ്വജന്മങ്ങളിൽ അതെല്ലാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വഴിപ്പെടുത്തില്ല, അവർക്ക് ധ്യാനിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്തവനാണ് ഈ തരത്തിലുള്ള പശ്ചാത്താപ നിറഞ്ഞ മനസ്സുമായി ഇങ്ങനെ നടക്കുന്നത്. കാരണം കുറച്ച് വിവേകമുണ്ട്, പക്ഷെ അത് ദൃഢമല്ല. അപ്പം മനസ്സ് സ്വന്തം നിയന്ത്രണത്തിൽ വരുന്നില്ല, കാമനകൾക്ക് അടിപ്പെട്ടു പോകും. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്നു, ദുഃഖിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, കരയുന്നു, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യണം? കാമത്തെ മനസ്സിൽ നിന്ന് ത്യജിക്കണമെന്നുണ്ടെങ്കിൽ വിവേകത്തെ പ്രയത്നത്തിലൂടെ തന്നെ ആർജിക്കണം. സത്സംഗത്തിലൂടെയും മറ്റും വിവേകത്തെ ആർജിച്ച് ആ വിവേക സംസ്കാരത്തെ, വിവേകത്തെ ആർജിച്ചാൽ ചോദിക്കും വിവേകം എപ്പോഴും മനസ്സിൽ നിൽക്കുമോ? നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ്? നിൽക്കേണ്ട ആവശ്യമില്ല. വിവേകം എപ്പോഴും മനസ്സിൽ ഉണർന്നിരിക്കേണ്ട ആവശ്യമില്ല. ഏത് പ്രവർത്തിക്കുന്നു അവന് മുഴുവാൻ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുറിച്ചുള്ള അറിവ് മതി. അവിടെ വിവേകം കൂടി വയ്ക്കേണ്ട കാര്യമില്ല. രണ്ടും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും. അപ്പോൾ അത് വേണ്ട, പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിയെക്കുറിച്ചുള്ള അത് മതി. പക്ഷെ എപ്പോഴാണോ വിപരീതമായ ചിന്തകൾ ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ അതാണ് അന്ധകരണത്തിന്റെ ശക്തി. അവിടെ വിവേകം ശക്തമായി ഉണർന്നു വരും, എന്നിട്ട് അതിനെ പ്രതിരോധിക്കും. അവിടെയാണ് വിവേകത്തിന്റെ ആവശ്യം. അത് ബോധപൂർവം പരിശ്രമിക്കേണ്ട കാര്യമില്ല, അത് തനി ഉണർന്നു വന്നോളും. കാരണം അതവിടെ സഞ്ചയിച്ചിരിക്കുകയാണ്, പ്രാരബ്ധരൂപത്തിൽ അത് പ്രവർത്തിച്ചോളും. അതാണ് വിവേകിയുടെ പ്രാരബ്ധം. വിവേകിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് വിവേകമാണ്. അത് ഉണർന്നു വരുന്നു, അയാളുടെ കാമസങ്കല്പങ്ങളെ മനസ്സിൽ നിന്നും തൂത്തുകളയുന്നു, മനസ്സ് ശാന്തമാകുന്നു. വിവേകം അവിടെ നിൽക്കും. അടുത്ത് ഏതെങ്കിലും സങ്കല്പം വരുന്നുണ്ടോ എന്ന് നോക്കും, വരുന്നില്ലെങ്കിൽ അതങ്ങ് മറയും, സുപ്തമാകും, വീണ്ടും സംസ്കാര രൂപത്തിലിരിക്കും. അങ്ങനെ ആ സംസ്കാരമാണ്, അതിനാണ് ആധ്യാത്മിക സംസ്കാരം എന്നും മറ്റും പറയുന്നത്. ആ സംസ്കാരമാണ് ഇവനെ വഴിതെറ്റാതെ സൂക്ഷിക്കുന്നത്. എപ്പോഴും വിവേകമാണ്. അങ്ങനെ കാമത്തെ പരിത്യജിക്കുക, ഇത് കാമത്തെ പരിത്യജിക്കുന്നതിനുള്ള ഏറ്റവും മുഖ്യമായ വഴിയാണ്. അപ്പറയും അങ്ങനെ ഉള്ള ദുർവിചാരങ്ങൾ വരുമ്പോൾ നമ്മൾ ജപിച്ചാൽ പോരെ, കുറച്ച് സമയം ഇരുന്ന് ജപിച്ചാൽ പോരെ. അതും ഒരു ഉപായമാണ്, അത് ഉപായമല്ല എന്ന് പറയുന്നില്ല, അതും ഒരു ഉപായം തന്നെയാണ്. പക്ഷേ അവിടെ സങ്കല്പം ദൃഢമായിരിക്കുകയാണെങ്കിൽ ജപം കൊണ്ട് പ്രയോജനമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ജപം അവസാനിപ്പിക്കും, കൊണ്ട് വലിയ പ്രയോജനം വരത്തില്ല. അത് ആ വ്യക്തിയുടെ സങ്കല്പത്തിന്റെ ദാർഢ്യം അനുസരിച്ചിരിക്കും, കാമസങ്കല്പത്തിന്റെ. ആ കാമസങ്കല്പം ദുർബലമാണെങ്കിൽ ജപം ധ്യാനവും എല്ലാം പ്രയോജനപ്പെടും, അല്ലെങ്കിൽ അതിനൊന്നും മനസ്സിന് ഏകാഗ്രത കിട്ടത്തില്ല, മനസ്സ് മറ്റു വഴിക്ക് തന്നെ പോകും. അത് മനസ്സ് വിചാരിക്കും എന്തായാലും ഇത്തവണ കൂടെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും, അടുത്ത തവണ വരെ ഞാൻ നന്നാവും. ഈ ഒരു സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ഞാൻ വളരെ കറക്റ്റ് ആയിരിക്കും, ഇനി എന്റെ ഭാഗത്തു നിന്ന് യാതൊന്നും വരത്തില്ല എന്ന് സമാധാനിക്കും. പക്ഷേ മനസ്സ് പിടികിട്ടത്തില്ല, മനസ്സ് പിടിതരത്തില്ല, അത് പോകും. പക്ഷേ വിവേകം ഒരുവനിൽ ദൃഢപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അഭ്യാസം ആവശ്യമില്ല. കാമത്തെ പ്രതിരോധിക്കുന്നതിന് അഭ്യാസത്തിന്റെ ആവശ്യമില്ല, വിവേകം തന്നെ വന്ന് അവനെ രക്ഷിക്കും. അതല്ലാതെ രക്ഷിക്കുന്നതിന് ഇനി ഏത് സ്വീകരിച്ചാലും ശരി, നമ്മൾ കാമനകളെ ജയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ അഭ്യാസം സ്വീകരിച്ചാലും, അതായത് ധ്യാനമോ ജപമോ അല്ലെങ്കിൽ സ്തുതികളോ എന്തെല്ലാം കാര്യങ്ങൾ, കർമ്മയോഗമോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ശരി, മനസ്സിൽ നിന്ന് അതിനെ കളയണമെന്നുണ്ടെങ്കിൽ അവിടെ വിവേകം വന്നേ പറ്റും. വിവേകമാണ് അതിനെ നശിപ്പിക്കേണ്ടത്. ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്താലും വിവേകം വന്നിട്ട് വേണം മനസ്സിൽ നിന്ന് അതിനെ മാറ്റേണ്ടത്. കാരണം മനസ്സിൽ അന്ധകരണത്തിൽ ഒരു വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വൃത്തി നശിക്കുന്നതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രബലമായ വിരോധവൃത്തി. ഒരു വിരോധവൃത്തി വരുമ്പോൾ അത് നശിക്കുന്നു. അതായത് നമ്മൾ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ദുഃഖം വരുന്നു, ദുഃഖം വന്നു കഴിഞ്ഞാൽ ദൈവം സുഖവൃത്തി അത് നശിപ്പിക്കും. ഇത് രണ്ടും അന്ധകരണത്തിന്റെ രണ്ട് പരിണാമങ്ങളാണ്, വിരുദ്ധ പരിണാമങ്ങളാണ്. ഈ കാമം എന്ന് പറയുന്നത് എന്താണ്? അന്ധകരണത്തിന്റെ ഒരു പരിണാമമാണ്. അതിനെ നശിപ്പിക്കുന്നതിനും വിവേകത്തിനല്ല വേറെന്തിനും നല്ല ശക്തിയില്ല. ആ വിരോധമായ വിവേകവൃത്തി വരണം. ആ വിവേകവൃത്തി എവിടെ നിന്നുണ്ടാകുന്നു? സംസ്കാരത്തിൽ നിന്ന്, പൂർവ്വ സംസ്കാരത്തിൽ നിന്നുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ അത് നശിക്കുന്ന എന്താണ്? അനുഭവത്തിൽ നശിക്കും. ആ വൃത്തി അതിന്റെ ഫലത്തെ കൊടുത്തിട്ട്, അതിന്റെ ഫലം എന്ന് പറയുന്നത് കാമത്തിന്റെ ഫലം സുഖാനുഭവമാണ്. ഏതെങ്കിലും തരത്തിൽ സുഖാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ കാമം നശിക്കും, അല്ലാതെ അത് നശിക്കത്തില്ല. ഒന്നിൽ വിവേകം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ വൃത്തികൾക്ക് മറ്റൊന്നുണ്ട്, പ്രതിബന്ധങ്ങൾ, പ്രതിബന്ധ വൃത്തികൾ വരും. ആ പ്രതിബന്ധ വൃത്തികൾ കൊണ്ട് നശിച്ചാൽ അത് പ്രയോജനമല്ല, കാരണം വീണ്ടും ഉടൻ തന്നെ പ്രതിബന്ധം മാറുമ്പോൾ വീണ്ടും അത് വരും. അതാണ് മനസ്സിൽ ഒരു എന്റെ മനസ്സിനൊരു വൃത്തി വരുന്നു, കാമവൃത്തി തന്നെ വരുന്നെന്നിരിക്കട്ടെ. ആ വൃത്തി ശക്തമായി വരുമ്പോഴാണ് മറ്റെന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ഒരു വ്യഥ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. ഉടനെ ആ വൃത്തി നശിക്കുന്നു, കാരണം അതെന്താണ്? പ്രതിബന്ധ വൃത്തിയാണ്. അപ്പൊ പ്രതിബന്ധ വൃത്തി കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അടുത്ത നിമിഷം തന്നെ പ്രതിബന്ധം നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വീണ്ടും അത് പ്രകടമാകും, അതൊരു നാശമല്ല. വിവേകവൃത്തി കൊണ്ട് നശിക്കുകയാണെങ്കിലോ ആ നാശസ്ഥായിയായിരിക്കും, കാരണം അത് വേരോടെ ആ വൃത്തിയെ നശിപ്പിക്കുന്നു. മറ്റതങ്ങനെയല്ല, പ്രതിബന്ധ വൃത്തികൾ വന്നു കഴിഞ്ഞാൽ വേരവിടെ വച്ച് വച്ചിട്ട് അതിന്റെ തല മാത്രം വെട്ടിക്കളഞ്ഞു വേരവിടെ ഇരിക്കും. അപ്പോൾ അത് വീണ്ടും വരുന്നത് വളരെ ശക്തമായിട്ടായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിഷ്കാമോ ഭവ, മനസ്സിനെ നിഷ്കാമമാക്കുക. അതിന് എല്ലാം ഈ സന്ദർഭത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിന് വിവേകത്തെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. നിർദ്വന്ദ്വഃ, അത് വിശദീകരിക്കുന്നു. സുഖദുഃഖ ഹേതു സത് പ്രതിപക്ഷവും പദാർത്ഥവും ദ്വന്ദ്വശബ്ദവാച്യവും തതോ നിർഗതോ നിർദ്വന്ദ്വവും ഭവ, നിർദ്വന്ദ്വനായിത്തീരുക. ഇതും കർമ്മയോഗിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. എന്താണ് ഇവിടെ ദ്വന്ദ്വം എന്ന് പറയുന്നത്? സുഖദുഃഖ ഹേതു, സുഖത്തിനും ദുഃഖത്തിനും ഹേതുവായിരിക്കുന്നത്. സത്പ്രതിപക്ഷവും പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്നത്, പ്രതിപക്ഷികൾ പ്രതിപക്ഷങ്ങളായിരിക്കുന്നു, പരസ്പര വിരോധികളായിരിക്കുന്നു പദാർത്ഥങ്ങൾ, അതാണ് ദ്വന്ദ്വശബ്ദവാച്യം, ദ്വന്ദ്വശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നതും പരസ്പര വിരുദ്ധങ്ങളുമായിരിക്കുന്നവ, അവയെ ദ്വന്ദ്വങ്ങളെന്ന് പറയുന്നു. ഇപ്പൊ മാനം അപമാനം, ജയം പരാജയം, ലാഭം നഷ്ടം, ഇതെല്ലാം എന്താണ്? സുഖത്തിനും ദുഃഖത്തിനും കാരണവും പ്രതിപക്ഷവുമാണ്, പരസ്പര വിരോധം ഉള്ളവയുമാണ്. ഇത് ആപേക്ഷികമാണ്. ചിലത് ചിലപ്പോൾ സുഖത്തെ ഉണ്ടാക്കും, ചിലത് ചിലപ്പോൾ ദുഃഖത്തെ ഉണ്ടാക്കും. മാനം ചിലപ്പോൾ സുഖത്തെ ഉണ്ടാകുന്നു, ചിലപ്പോൾ ദുഃഖത്തെ ഉണ്ടാകുന്നു. മാനം സുഖത്തെ ഇപ്പോൾ ഉണ്ടാകുന്നു, ആ മാനത്തിന് ആദരവും അംഗീകാരവും എല്ലാം കിട്ടുമ്പോൾ അത് സുഖത്തെ ഉണ്ടാക്കുന്നു. മാനഹാനി വരുമ്പോൾ അത് ആ മാനം തന്നെ ദുഃഖത്തെ ഉണ്ടാകും. അപ്പോൾ ഇവയ്ക്കെല്ലാം ഇങ്ങനെ സുഖദുഃഖങ്ങളെ, സുഖദുഃഖങ്ങളെ അപമാനം, അത് ദുഃഖത്തെ ഉണ്ടാകുന്നു. ജയം, അത് സുഖത്തെ ഉണ്ടാകുന്നു. ചിലപ്പോൾ ആ ജയം മറ്റു നഷ്ടങ്ങളെ, മറ്റെന്തെങ്കിലും നഷ്ടത്തെ നൽകുകയാണെങ്കിൽ അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവയെല്ലാം സുഖദുഃഖങ്ങളെ മാറി മാറി തരുന്നവയാണ്. ഇവയെ ദ്വന്ദ്വങ്ങൾ, പരസ്പര വിരുദ്ധങ്ങളായതുകൊണ്ട് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? നിർദ്വന്ദ്വഃ തതോ നിർഗതോ നിർദ്വന്ദ്വോ ഭവ എന്നാണ്. ഇവിടെ നിർദ്വന്ദ്വനായി തീരുക എന്ന് പറഞ്ഞാൽ, ഇത് ഈ പറയുന്ന നിർദ്വന്ദ്വത, മാനാപമാനങ്ങൾ, ജയ പരാജയങ്ങൾ, ഇതിലുള്ള നിർദ്വന്ദ്വത എന്ന് പറയുന്നത് മനസ്സിന്റെ ദൃഢത, മനസ്സിൽ ദൃഢതയുണ്ടായിരിക്കുക. സാധാരണ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവര് എപ്പോഴും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് അവരുടെ ഇച്ഛാഭംഗങ്ങൾ എപ്പോഴും മനസ്സിനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും നല്ല രീതിയിൽ പൂർത്തിയാകുക, രണ്ടും മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും. സുഖത്തെ, സുഖം വർദ്ധിച്ചു കഴിയുമ്പോൾ അത് മനസ്സിന് ദുഃഖത്തെ ഉണ്ടാകുന്നു. ദുഃഖം അത് പിന്നെ ദുഃഖം പിന്നെ തുടർന്ന് ദുഃഖത്തെ ഉണ്ടാകുന്നു. അപ്പോൾ സുഖം വർദ്ധിക്കുമ്പോൾ മനസ്സിനെങ്ങനെയാണ് അത് മനസ്സിനെ അസ്വസ്ഥമാകുന്നത്? സുഖം അസ്വസ്ഥതയല്ല, സുഖം സ്വസ്ഥതയെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ സുഖം വർദ്ധിക്കുമ്പോൾ അത് ദുഖത്തിന് കാരണമായി തീരുന്ന എങ്ങനെ? സുഖത്തിന്റെ ആധിക്യം കൊണ്ട് അവിടെ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു. വിവേകം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആ സുഖത്തെ തുടർന്ന് വരുന്ന കർമ്മങ്ങളിൽ വിവേകമില്ലാതെ വരും, ആ ദുഃഖത്തിന് കാരണമായി തീരും. അങ്ങനെയാണ് സുഖം ദുഃഖത്തിന് കാരണമായി തീരുന്നു. സുഖം വർദ്ധിക്കുന്നു, വിവേകം നഷ്ടപ്പെടുന്നു, പിന്നെ അവിവേകം. വിവേകം നഷ്ടപ്പെട്ടാൽ അവിവേകം പിന്നെ കർമ്മപ്രേരണയായി നിൽക്കും, അവിവേകം കൊണ്ട് കർമ്മം ചെയ്യും, അത് ദുഃഖത്തിന് കാരണമായി തീരും. ഈ സുഖം ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വസ്ഥം തന്നെയാണ് മനസ്സ്, അസ്വസ്ഥതയില്ല, ദുഃഖമില്ല. ദുഃഖം തുടർന്ന് ദുഃഖത്തെ ഉണ്ടാക്കുന്നു നേരിട്ട് തന്നെ. സുഖം നേരിട്ട് ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല, സുഖം വിവേകത്തെ നഷ്ടപ്പെടുത്തി ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ദുഃഖം നേരിട്ട് തന്നെ തുടർന്ന് ദുഃഖത്തെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കാരണം സുഖം എന്താണ്? മനുഷ്യൻ ഇച്ഛിക്കുന്നതാണ്, ദുഃഖം ത്യജിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. സുഖത്തെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് വരുന്നു? ആ സുഖം കിട്ടുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുന്നു, കാരണം ആഗ്രഹിച്ചത് ലഭിക്കുന്നുണ്ട്. ദുഃഖം അങ്ങനെയല്ല, അസ്വസ്ഥതയുണ്ടാക്കുന്നു, അത് നേരിട്ട് തന്നെ അസ്വസ്ഥയുണ്ടാക്കുന്നു. ഈ രണ്ട് അനുഭവങ്ങളിലും ഇത് അന്ധക്കരണത്തിനാണ് ഉണ്ടാകുന്നത്, സുഖദുഃഖാനുഭവം. ഈ രണ്ട് അനുഭവങ്ങളിലും മനസ്സിന് ദൃഢതയുണ്ടായിരിക്കും, അന്ധക്കരണത്തിന് ദൃഢതയുണ്ട്. അപ്പൊ ദൃഢതയുള്ളവർ മനസ്സിനെയാണ് ഇവിടെ നിർദ്വന്ദ്വമായ മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമചിത്തമായ മനസ്സ്, അല്ലെങ്കിൽ സമത്വമുള്ള മനസ്സ് എന്ന് പറയുന്ന ആ ദൃഢതയുള്ള മനസ്സാണ്. ആ ദൃഢത എന്ന് പറയുന്നത് എന്ത്? കാരണം കർമ്മ സംസ്കാരം അന്ധകരണത്തിലുള്ളിടത്തോളം കാലം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കർമ്മം ചെയ്യുന്നിടത്തോളം കാലം ആ കർമ്മത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫലം ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് സുഖദുഃഖ അനുഭവങ്ങളാണ്. അത് ഏറിയോ കുറഞ്ഞോ ഉണ്ടാകാം. കർമ്മം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരളവിൽ ആ സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സുഖദുഃഖ അനുഭവങ്ങളെ തുടർന്ന് സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മനസ്സിന്റെ അസ്വസ്ഥത എന്ന് പറയും. അതാണ് അസ്വസ്ഥതയ്ക്ക് കാരണമായിരിക്കുന്നത്. അപ്പോൾ ഒരു കർമ്മത്തിന്റെ അവശ്യം ഭാവിയായ സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തുടർന്ന് സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ ആ മനസ്സിന് ദൃഢതയുണ്ട്, മനസ്സവന്റെ വരുതിയിലായി എന്ന് പറയാം. അതാണ് മനസ്സിന്റെ സമത്വം. ഈ പറയുന്ന സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന ജയപരാജയാദി സർവവും, ഇത് മനസ്സിൽ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുമ്പോൾ തുടർന്ന് അത് കർമ്മത്തിന്റെ ഫലമായി വരുന്നതാണ്. നിഷ്കാമകർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സുഖദുഃഖ അനുഭവങ്ങൾ വളരെ തുച്ഛമായിരിക്കും. സകാമ കർമ്മം ചെയ്യുന്നവർക്ക് സുഖദുഃഖാനുഭവങ്ങൾ വളരെ ദൃഢമായിരിക്കും. വളരെ ആഗ്രഹത്തോടുകൂടി ഒരു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം സഫലീകരിക്കുമ്പോൾ അയാൾക്ക് വളരെ ആനന്ദമുണ്ടാവും. പക്ഷെ അയാൾ ആ പ്രവൃത്തി ചെയ്യുന്നു, അയാൾ ആഗ്രഹത്തിൽ ഉദാസീനാണെങ്കിൽ ആ ഫലം അയാൾക്ക് വലിയ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഒരു നേരിയ സംതൃപ്തി, ആ ഫലം പൂർത്തിയായി എന്ന് പറയുന്ന ഒരു നേരിയ സംതൃപ്തി അതേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിന് ഇളക്കത്തക്ക സുഖവും ദുഃഖവും അവിടെ ഉണ്ടാകുന്നുണ്ട്. കർമ്മങ്ങൾ പ്രതികൂലമായി പരിണമിക്കുമ്പോൾ, സദുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പ്രതികൂലമായി പരിണമിക്കുമ്പോൾ, ആ കർമ്മങ്ങളിൽ വളരെ ആഗ്രഹത്തോടുകൂടി മുഴുകിയ ഒരുവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇച്ഛാഭംഗവും ദുഃഖവും ഉണ്ടാകും. അതേസമയം ആ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ലാതെ ആകാംക്ഷയുമില്ലാതെ കർമ്മം അവശ്യം അതിൻ്റെതായ ഫലത്തെ ഉണ്ടാക്കും എന്നുള്ള തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് നിശ്ചയാത്മകമായ ബുദ്ധിയോടുകൂടി അയാൾ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ബാഹ്യഫലം, ഇവിടെ ഫലം എന്ന് പറയുന്നത് ബാഹ്യഫലം, ആ ബാഹ്യഫലം പ്രതികൂലമായി കഴിഞ്ഞാലും അയാളുടെ മനസ്സിനെ അത് ദുഃഖിപ്പിക്കുന്നില്ല. ഈ കർമ്മഫലം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് രണ്ടു തരത്തിലുള്ള ഫലമുണ്ട്, മുഖ്യമായ ഫലം. ഒന്ന് ബാഹ്യമായ ഫലം, മറ്റൊന്ന് ആന്തരികമായ ഫലം. അപ്പോൾ ഇവിടെ ഈ ആധ്യാത്മിക പ്രകടനത്തിൽ ഫല ഇച്ഛപ്പാടില്ല, ഫലത്യാഗം ചെയ്യണം, ഫല അഭിസന്ധി വർജിതം എന്നെല്ലാം പറയുന്നത് ബാഹ്യഫലത്തെക്കുറിച്ചല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ആന്തരികമായ ഫലത്തെക്കുറിച്ചാണ് മുഖ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആന്തരികമായ ഫലമാണ് ഇവിടുത്തെ മുഖ്യമായ ചർച്ചാ വിഷയം. കാരണം നമ്മുടെ അന്ധകരണത്തെ ബാധിക്കുന്ന ഫലം അത്. ബാഹ്യമായ ഫലം എന്ന് പറയുന്നതല്ല അന്ധകരണത്തെ ബാധിക്കുന്നത്, മറിച്ച് അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ഫലമാണ്. ആ ഫലമാണ് അന്ധകരണത്തെ ബാധിക്കുന്നത്. ആ ഫലത്തെയാണ് ഇവിടെ മുഖ്യമായി സ്വീകരിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം കൊടുക്കാം, നമുക്ക് പരിചയമുള്ള ഒരു ഉദാഹരണം. ഭക്ഷണം പാകം ചെയ്യുന്നു, ശാസ്ത്രത്തിന് ഇതേ ഉദാഹരണം തന്നെയാണ് പറയുന്നത്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ആ ഭക്ഷണം പാകം കൊണ്ട് അന്നമുണ്ടാകും, അന്നത്തെ ഭക്ഷിക്കുന്നു, ഭക്ഷിച്ചിട്ട് സുഖമുണ്ടാകും. ഇവിടെ കർമ്മഫലം എന്ന് പറയുന്നത് എന്താണ്? അവ രണ്ട് ഫലങ്ങളുണ്ട്, ഒന്ന് ബാഹ്യമായ ഫലം അത് അന്നം, മറ്റൊന്ന് ആന്തരികമായ ഫലം ആ അന്നത്തെ ഭക്ഷിച്ച് ഉണ്ടാകുന്ന സുഖം. അപ്പോൾ ഇവിടെ ഫലാഭിസന്ധി വർജിതം, ഫലത്തിനോടുള്ള ആസക്തി പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ ഫലത്തിനോടല്ല, മറിച്ച് ആന്തരികമായ ഫലത്തിനോടാണ്. കാരണം മനസ്സിന് കർമ്മ അനുകൂലമായി പരിണമിച്ചു, കർമ്മഫലം അനുകൂലമായി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അന്നം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടി? അത് ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ്, ഭുജിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നം ഭുജിക്കുന്നു. അപ്പോൾ അവനെന്ത് വരുന്നു? സംതൃപ്തി ഉണ്ടാകുന്നു, സുഖമുണ്ടാകുന്നു. അപ്പോൾ കർമ്മം ഫലവത്തായി തീരുന്നത് ആത്യന്തികമായി ഇവിടെ മനസ്സിലാണ്, അന്ധകരണത്തിലാണ്. സുഖം ഇവിടെ ഉണ്ടായി? അരിയിലല്ല സുഖം ഉണ്ടായത്, അന്നത്തിനുമല്ല. പാകം ചെയ്തു കഴിഞ്ഞാൽ അന്നത്തിന് സുഖം ഉണ്ടായില്ല. പിന്നെ സുഖം ഉണ്ടായതോടെ ഗുരുവിന്റെ അന്ധകരണത്തിലാണ്, മനസ്സിലാണ് സുഖം ഉണ്ടായത്. അവിടെയാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ സംസ്കാരം ഉണ്ടാകുന്നത്, ആ സംസ്കാരത്തിൽ നിന്ന് വീണ്ടും കർമ്മങ്ങൾക്ക് ഉള്ള പ്രേരണകൾ ഉണ്ടാകുന്നത്, സുഖദുഃഖ അനുഭവങ്ങൾ തുടർന്നുണ്ടാകുന്നത് എല്ലാം മനസ്സിലാണ്. അപ്പോൾ മനസ്സിലുണ്ടാകുന്നതാണ് മുഖ്യമായ ഫലം ഒരു കർമ്മത്തിൻ്റെ. ആ ഫലത്തോട് അഭിസന്ധി വർജിതം, അതിനോട് അഭിസന്ധിയില്ലാതെ, അതാണ് മുഖ്യമായി വരുന്നത്. ബാഹ്യമായി വരുന്ന ഫലത്തെ ഗൗണഫലം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇവിടെ മുഖ്യമായിരിക്കുന്ന കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ പറയും എന്താണ്, അത് വെന്ത് അരിയാകണം, അരി വെന്ത് ചോറാകണമെന്നുള്ള ആഗ്രഹം കൂടാതെ പാകം ചെയ്യുക, അതാണ് കർമ്മയോഗം, അതാണ് കർമ്മയോഗം. അരി വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ചോറാകരുതെന്നുള്ള ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്യുക, അതാണോ കർമ്മയോഗം? അങ്ങനെയാണ് പലരും ധരിച്ചിരിക്കുന്നത്. കർമ്മഫലത്തിൽ ആഗ്രഹം പാടില്ല, അതായത് അരി അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചോറാകരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്യണം. അതല്ല, അത് വലിയ മണ്ടത്തരമായിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ആ കർമ്മഫലത്തെയാണ് എടുക്കുന്നതെങ്കിൽ അതല്ല ഇവിടുത്തെ കർമ്മഫലം. അത് കർമ്മത്തെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് അതൊരു ഫലമേ ആകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ബാഹ്യമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. അതായത് ഇവിടെ വേകുന്നത് ചോറായി മാറുന്ന എന്താണ്? അരിയാണ്. ജീവനല്ല, അവന്റെ അന്ധകരണമല്ല. അവിടെയൊന്നും കർമ്മമേ നടക്കുന്നില്ല. കർമ്മം നടക്കുന്നത് തന്നെ ബാഹ്യമാണ്. ഇവിടെ കർമ്മം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ജീവനിൽ നടക്കുന്ന കർമ്മം, ജീവനിലുണ്ടാകുന്ന ഫലം, അവിടെയാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നേരത്തെ പറഞ്ഞത് കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരമാണ് ആദ്യം നേടേണ്ടത്. ഇപ്പം സാധാരണ കർമ്മഫലത്തെ ത്യജിക്കുക, കർമ്മഫലത്തിൽ ആഗ്രഹിക്കില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ബാഹ്യമായ ഫലങ്ങളെ കുറിച്ചാണ്. ബാഹ്യമായ ഫലം അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചോറാകും, അതാണ് ആ കർമ്മത്തിൻ്റെ ഫലം. അത് ആകരുത് എന്ന് പറഞ്ഞ് അരി വേവിക്കുക. ആകരുതെന്ന് ചോദിക്കും, അതെങ്ങനെ? അതുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും അതാകുന്നുണ്ടല്ലോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അരി ചോറായി പോകുന്നുണ്ടല്ലോ. അപ്പം കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാകുന്നുണ്ടല്ലോ, ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പ്രായോഗികമാകുന്നു? കർമ്മഫലത്തെ എങ്ങനെയാണ് ത്യജിക്കുന്നത്? കർമ്മഫലത്തെ എങ്ങനെ ആഗ്രഹിക്കായിരിക്കും, അല്ലെങ്കിൽ ആഗ്രഹിച്ചായിരുന്നാ എങ്ങനെയാണ്? അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഫലം ആവശ്യം സംഭവിക്കും. ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് കർമ്മഫലം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ കർമ്മത്തെക്കുറിച്ച് നമ്മൾ ബാഹ്യമായൊരു പ്രവൃത്തി ചെയ്യുന്നു, അരി അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കുന്നു. അവിടെ നടക്കുന്ന കർമ്മം എന്താണ്? രണ്ടു തരത്തിലുള്ള കർമ്മമുണ്ട്. ഒന്ന് ജീവനിൽ നടക്കുന്ന കർമ്മം, ഒന്ന് വിഷയത്തിൽ നടക്കുന്ന കർമ്മം. ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ മുഖ്യമായി കർമ്മ യോഗപ്രകരണത്തിൽ കർമ്മം എന്ന് പറയുമ്പോൾ എന്താണത്? ആ ജീവനിൽ നടക്കുന്ന കർമ്മങ്ങളാണ് അവിടെ കർമ്മം എന്നുള്ളതുകൊണ്ട് എടുക്കുന്നത്. അല്ല, ആദ്യം നടക്കുന്ന കർമ്മമല്ല, നമ്മുടെ പ്രവൃത്തിയിൽ നടക്കുന്ന കർമ്മം. എന്താണ് അരി? അവിടെ ഒരു കർമ്മം നടക്കുന്നുണ്ട്. എന്താണ്? അരി ചോറായി മാറുക, അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അതല്ല, അതിൻ്റെ ഇവിടുത്തെ കർമ്മം എന്ന് പറയും. മറ്റ് മറിച്ച് ആ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ആ ജീവനും നടക്കുന്നു. ജീവനെന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടിച്ചേരുന്ന ഈ സംഘാതത്തിൽ കുറെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതിന് മുഖ്യമായി വരുന്നത് മനസ്സിൽ നടക്കുന്ന കർമ്മങ്ങളാണ്. നേരത്തെ ഭാഷകാരൻ പറഞ്ഞല്ലോ, മാനസികമായ കർമ്മമില്ലെങ്കിൽ ബാഹ്യമായ കർമ്മമില്ല. അപ്പോൾ അതിൽ മുഖ്യമായി മനസ്സിൽ നടക്കുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ മനസ്സിൽ നടക്കുന്ന, മനസ്സ് സൃഷ്ടിക്കുന്ന ഫലം, ആ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഫലം ഇവിടെ മനസ്സ്. ഇത് ഇവിടെയാണ് അഹന്തയെയും ത്യജിക്കേണ്ടത്, അവിടെയാണ് ഈശ്വരാർപ്പണം വരേണ്ടത്, അവിടെയാണ് ഫലാഭിസന്ധി ഫലേച്ഛ ത്യജിക്കേണ്ടത് എന്നതിന്റെ മുഖ്യമായ മാനസികമായ ഫലത്തിലാണ്. അങ്ങനെ കർമ്മയോഗ അനുഷ്ഠാനത്തിൽ ഇവിടെ പറഞ്ഞു വരുന്നത് നിർദ്ദന്ധത്തെക്കുറിച്ചാണ്. മനസ്സ് നിർദ്വന്ദാത്മകമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നു, പാകം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി തന്നെ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലമുണ്ടാകാം, എന്ന് വെച്ചാൽ അന്നം ഉണ്ടാകുന്നത് നല്ല രീതിയിലാകാം, നല്ല രീതിയിൽ അവിടെ പാകം സംഭവിക്കാം. ചിലപ്പോൾ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ പാകം ശരിയാകത്തില്ല, അപ്പം വിപരീതമായി ഉണ്ടാകുന്നു. അപ്പം ബാഹ്യമായ ഫലങ്ങളാണ് ആദ്യം അനുകൂലവും പ്രതികൂലവുമാകുന്നത്. അങ്ങനെ വരുന്നത് വാസ്തവത്തിൽ ജീവനിലൊന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് വിഷയത്തിലേ സംഭവിക്കുന്നുള്ളൂ അനുകൂല അത് ഫലത്തിന്റെ ശരിയായ ഫലവും തെറ്റായ ഫലവും. ഫലം നല്ല രീതിയിൽ വരിക, ഫലം മോശമായി വരിക, ഇതെല്ലാം വിഷയത്തിൽ സംഭവിക്കുകയാണ്, ജീവനിലൊന്നും സംഭവിക്കുന്നില്ല. അടുത്ത് സംഭവിക്കുന്ന എന്താണ്? അതിൻ്റെ അടുത്ത് വരുന്ന ഫലം എന്ന് പറയുന്നത് അതിനെ ഭുജിക്കുന്നു, അതിനെ ഭക്ഷിക്കുന്നു. അത് ചെയ്യുന്ന ജീവന്റെ രണ്ടാമത്തെ പ്രവൃത്തിയാണ്. ഭക്ഷിക്കുന്നിടത്ത് ഇത് തന്നെ സംഭവിക്കാം. ഈ ഭക്ഷണം ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അനുകൂലമായി വരാം, ഭക്ഷണം നല്ലതായിക്കോട്ടെ, ചിലപ്പോൾ അത് പ്രതികൂലമായി വരാം. ചിലപ്പോൾ ദഹനത്തെ ഉണ്ടാകും, ചിലപ്പോൾ ദഹനക്കേടിനെ ഉണ്ടാകും. ദഹനത്തെ ഉണ്ടാക്കിയാൽ അവിടെ സുഖം, ദഹനക്കേടാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ദുഃഖം. അവിടെയും വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ സംഭവിക്കുന്നത് ജീവനിലാണ് സംഭവിക്കുന്നത്, ശരീരത്തിൽ സംഭവിക്കുന്നത്. ദഹനവും ദഹനക്കേടും സംഭവിക്കുന്നത് അതും ശരീരം. അതും മുഖ്യമായ ഫലമല്ല, അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് വരുന്ന മനസ്സിന് വരുന്നതാണ് മുഖ്യമായ ഫലം. അവിടെ എന്ത് വരുന്നു? അത് ദഹനമാണെങ്കിൽ സുഖം, ദഹനക്കേടാണെങ്കിൽ ദുഃഖം. ഇത് രണ്ടും മനസ്സും. ഇപ്പോൾ നോക്കുക, ബാഹ്യമായാണ് പ്രവൃത്തി തുടങ്ങിയത്, പാചകം. പക്ഷെ അത് ഏതെല്ലാം തരത്തിൽ ഫലങ്ങളെ ഉണ്ടാക്കി, ബാഹ്യമായ ഫലങ്ങളെ ഉണ്ടാക്കി, ഗുണഫലങ്ങളെ. ഇനി പാകം ചെയ്യുമ്പോൾ കൈ പൊള്ളുന്നു, അതും ആ പ്രവൃത്തിയുടെ ഒരു ഫലമാണ്, അതും ഗുണഫലങ്ങളാണ്. അപ്പോൾ പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തണുപ്പത്താണ് പാകം ചെയ്യുന്നത്, ചൂട് തൊട്ട് തണുപ്പ് മാറുന്നു, സുഖമുണ്ടാകും, ഗുണഫലങ്ങളാണ്. ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ ഇരുന്ന് തൽക്കാലം ഭാവനയിൽ പറയുന്ന കാര്യങ്ങളല്ല, ഇത്തരം എല്ലാ ഫലങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട്. കർമ്മവും അതിൻ്റെ ഫലത്തെക്കുറിച്ച്, ജ്ഞാതഫലങ്ങൾ അജ്ഞാതഫലങ്ങൾ, ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്ന ഫലങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ, നമ്മളറിയാതെ വരുന്ന ഫലങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. നമുക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു, ഒരു രോഗി പാകം ചെയ്യുന്നു, പാകം ചെയ്യുമ്പോൾ അയാളുടെ രോഗത്തിന് ചൂട് അനുകൂലമായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, അയാളുടെ ശരീരത്തിൽ രോഗം അങ്ങ് മാറി. അപ്പോൾ അതൊരു അജ്ഞാത ഫലമാണ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ആ ഫലം നമുക്ക് സുഖത്തെ ഉണ്ടാക്കിയോ ദുഃഖത്തെ ഉണ്ടാക്കിയോ എങ്ങനെ ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. അല്ലെങ്കിൽ ഒരാൾ കണ്ണിന് അസുഖമുള്ള ഒരാൾ പാകം ചെയ്യുന്നു, അയാൾ അറിയുന്നില്ല അത് കണ്ണിലെ അസുഖത്തെ ഉണ്ടാക്കി, ദുഃഖഫലത്തെ ഉണ്ടാക്കും. ഇതൊക്കെ അജ്ഞാത ഫലങ്ങളാണ്, നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല, കർമ്മവും ഫലവും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രവൃത്തി അനേക ഫലങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫലങ്ങൾ എല്ലാം തന്നെ ഗുണഫലങ്ങളാണ്. മുഖ്യമായ ഫലത്തിലാണ് ഇവിടെ പറയുന്ന സമത്വത്തെ സാധിക്കുന്നതിന് വേണ്ട അഭ്യാസങ്ങളെല്ലാം മുഖ്യഫലത്തിലാണ്. മുഖ്യഫലം എവിടെ വരുന്നു? അവന്റെ ഈ കർമ്മത്തെയും ഫലത്തെയും കൂടി ചിന്തിച്ചാൽ ഇതുപോലെ ഒരുപാട് ഫലങ്ങൾ ഒരു കർമ്മം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഗൗണഫലങ്ങളെല്ലാം തദനുസാരിയായിട്ടുള്ള മുഖ്യഫലത്തെ അന്ധകരണത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് സുഖദുഃഖങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞത് സുഖദുഃഖ ഹേതു സത് പ്രതിപക്ഷു ദ്വന്ദഹ എന്ന് പറഞ്ഞു. സർവകർമ്മങ്ങളും പലതരത്തിൽ ഫലത്തെ കൊടുത്താലും ആത്യന്തികമായി സുഖദുഃഖങ്ങളെയാണ് അത് കൊടുക്കുന്നത്. അതാണ് മുഖ്യമായ ഫലം. ഈ സുഖദുഃഖങ്ങൾ അന്ധകരണത്തിൽ വരുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. എന്നുവെച്ചാൽ ഒരു ജീവൻ അസ്വസ്ഥനാകുന്നു. അതാണ് മനസ്സിന്റെ അസമത്വം എന്ന് പറയുന്നത്. അവിടെ മനസ്സിൽ സമത്വത്തെ ഉണ്ടാക്കുക, അത് ബോധപൂർവം ഉണ്ടാക്കേണ്ട ഒന്നാണ്, സഹജമായി വരുന്നതല്ല. സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് സഹജമായി വരുന്നതുകൊണ്ട് കർമ്മ നിയമമാണ്. സുഖദുഃഖങ്ങളെ അത് ഉണ്ടാക്കി അടങ്ങും, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക, അതിന്റെ മേലെ ജീവന് നിയന്ത്രണമില്ല, അവശ്യം സംഭവിച്ചു തന്നെ ഇരിക്കും. അത് ജ്ഞാതവും അജ്ഞാതവുമായ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. പക്ഷെ അടുത്തു വരുന്നത് അനിഷ്ഠേയമാണ്. അതായത് ഒരു ജീവൻ ബോധപൂർവം അനുഷ്ഠിച്ച് നേടിയെടുക്കേണ്ടതാണ് മനസ്സ്ഥൈര്യം, മനസ്സിന്റെ സമത്വം. അതെങ്ങനെ വരുന്നു? അതിന്റെ പ്രാരംഭത്തിൽ, കർമ്മയോഗിയുടെ പ്രാരംഭത്തിൽ, പുരോഗതിയിലല്ല, പ്രാരംഭത്തിൽ എങ്ങനെ വരുന്നു? അയാൾ സുഖദുഃഖങ്ങളെ വർദ്ധിക്കാൻ അനുവദിക്കുന്നില്ല മനസ്സിന്. എന്തുകൊണ്ട്? വിവേക പ്രജ്ഞ കൊണ്ട്. സുഖം വരുമ്പോൾ അതിനെ കൂടുതൽ സുഖിപ്പിക്കാൻ അവിടെ അനുവദിക്കുന്നില്ല. ദുഃഖം വരുമ്പോൾ കൂടുതൽ ദുഃഖത്തെ, അതായത് മനസ്സ്, നേരത്തെ പറഞ്ഞു സുഖദുഃഖങ്ങളെന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ്. അപ്പം മനസ്സിനെ സാധാരണ ഉപമിക്കുന്നത് ജലത്തോടാണ്. അപ്പൊ ജലത്തിൽ തരംഗങ്ങളുണ്ടാകും. എന്താണ് അതിന് കാരണം? പൊതുവെ മുഖ്യമായ കാരണമെന്ന് പറയുന്നത് വായുവാണ്. പുറമേ നിന്നതിലേക്ക് അത് മുഖ്യമായ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജലത്തിന്റെ അകത്ത് മത്സ്യം കിടന്ന് പിടച്ചാലും അതിന് തരംഗങ്ങളുണ്ടാകും. മുഖ്യമായ കാരണം എന്ന് പറയുന്നത് എന്താണ്? വായുവാണ്. അതുപോലെ നമ്മുടെ അന്ധകരണത്തിലുണ്ട്, മത്സ്യങ്ങൾ കിടന്ന് പിടച്ചാലും അവിടെ തരംഗങ്ങളുണ്ടാവും. അപ്പോൾ ജലത്തിന്റെ തരംഗം എന്ന് പറയുന്നത് പരിണാമം, അതാണ് മനസ്സിന്റെ പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരംഗങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടെന്നാണ്, ജലത്തിൻ്റെ ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അവസാനിക്കും. പക്ഷെ അവസാനിക്കുന്നതിന് മുമ്പ് അത് അതുപോലെ വേറെ തരംഗത്തെ സൃഷ്ടിക്കും. ചിലപ്പോൾ തരംഗങ്ങൾ ശക്തിപ്പെട്ടവരും ചിലപ്പോൾ തരംഗങ്ങൾ ദുർബലമായി പോകും. അറിയാമല്ലോ, ചെറിയ തരംഗങ്ങൾ വലിയ തിരമാലയായിട്ട് മാറും. ഉൾക്കടലിലൊക്കെ ആണെങ്കിലും ആ ചെറിയ തരംഗങ്ങൾ വന്നിട്ട് അതങ്ങ് ഒടുങ്ങിപ്പോവും, അത് അവസാനിച്ചു. നമ്മുടെ അന്ധകരണത്തിന്റെ പരിണാമവും ഇത് തന്നെയാണ്. ദുഃഖം ചെറിയ തരംഗങ്ങളായിട്ടുണ്ടാവും, അത് വലിയ തിരമാലയായിട്ട് മാറും സാധാരണ അന്ധകരണത്തിൽ. അതാണ് ദുഃഖം കൊണ്ട് അയാൾ പിന്നെ വലിയ ദുഃഖിയായി മാറുന്നു. പക്ഷേ കർമ്മയോഗിയുടെ അന്ധകരണത്തിലാണെങ്കിലോ ഈ ദുഃഖം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് അവിടെയും പരിണാമമാണ്, ജലപരിണാമം പോലെ തരംഗമാണ്. പക്ഷെ കർമ്മയോഗിയുടെ അന്ധകരണത്തിൽ അതിന്റെ പ്രാരംഭാവസ്ഥയിൽ എന്തുവരുന്നു? അത് ഉൾക്കടലിലെ തരംഗങ്ങളെ പോലെയാണ്, അത് ശാന്തമായി പോകുന്നു. അവിടെ ഉണ്ടാകുന്നു, പക്ഷെ അതും തദനുസാരിയായ തരംഗത്തെ ഉണ്ടാക്കിയേ തീരും. തരംഗത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അതിന് വേറൊരു തരംഗത്തെ സൃഷ്ടിക്കാതെ അതിന് അവസാനിക്കാൻ പറ്റില്ല. അപ്പൊ സുഖദുഃഖങ്ങളെന്ന് പറയുന്ന അന്ധകരണത്തിന്റെ പരിണാമമാണ്. ഒരു കർമ്മയോഗിയുടെ അന്ധകരണത്തിൽ ഈ തരംഗങ്ങൾ ക്ഷുദ്രങ്ങളായ നിസാരങ്ങളായ തരംഗങ്ങളെ ഉണ്ടാക്കിയിട്ട് അതങ്ങ് അവസാനിക്കുന്നു. അതാണ് കർമ്മയോഗിയുടെ മനസ്സിന്റെ സമത്വം. കർമ്മയോഗി അല്ലെങ്കിലോ അവിടെ വലിയ തിരമാലകളെ ഉണ്ടാക്കും, മനസ്സാ രീതി പരിണമിക്കും, അത് അസമത്വം. ഇവിടെ അർജുനോട് പറയുന്നത് എന്താണ്? നീ നിർദ്വന്ദ്വൻ ആകുക എന്നാണ്. എന്നുവെച്ചാൽ ആ കർമ്മയോഗിയുടെ ഈ വിവേകവും ആ വിവേകത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയും കൊണ്ട് സുഖദുഃഖാനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ട് അത് തുടർന്ന് അന്ധകരണത്തിൽ അത്തരം പരിണാമങ്ങളെ സൃഷ്ടിക്കുന്നില്ല. അത് ഉണ്ടായി അവിടെ വിനയിക്കുന്നു, ശാന്തമാകുന്നു. അതാണ് പറഞ്ഞത്, കർമ്മയോഗിക്ക് മനസ്സിന് ശാന്തത ഉണ്ടാകും. കർമ്മയോഗിയുടെ അടയാളം അതാണ്. അവിടെ പ്രക്ഷുബ്ധമായ തരംഗങ്ങളെ തിരമാലകളെയൊന്നും കർമ്മയോഗിയുടെ മനസ്സിൽ ഉണ്ടാകത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, നിർദ്വന്ദ്വ ഭവ, സമത്വം ഉണ്ടാക്കുക. എങ്ങനെയൊക്കെ സമത്വം ഉണ്ടാക്കും? ഇത് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും എന്താണ്? നിത്യസത്വസ്ഥ, നിർയോഗക്ഷേമ, നിത്യസത്വസ്ഥ എന്നെല്ലാം പറയുന്നു. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്, സാപേക്ഷങ്ങളാണ്. ഒന്നുണ്ടെങ്കിൽ മറ്റതും നിൽക്കും, ഒന്നില്ലെങ്കിൽ മറ്റതും കാണത്തില്ല. ഒന്ന് വർദ്ധിക്കുന്നതിനനുസരിച്ച് മറ്റൊന്നും വർദ്ധിക്കും, പരസ്പരം ഉപകരിക്കുന്നവയാണ്. ഈ ഓരോ കാര്യങ്ങളുടെയും അഭ്യാസം, ഇവിടെ അഭ്യാസത്തിനാണ് പ്രാധാന്യം. പറഞ്ഞല്ലോ, സുഖദുഃഖങ്ങളുടെ ഉത്പത്തിയിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, അത് സഹജമാണ്. പക്ഷേ തുടർന്ന് വരുന്നതിന്റെ മനസ്സിന്റെ സമത്വത്തിൽ ജീവന് സ്വാതന്ത്ര്യമുണ്ട്. അത് ജീവൻ അഭ്യാസം കൊണ്ട് നേടേണ്ടതാണ്. എങ്ങനെയുള്ള അഭ്യാസം? മാനസികമായിട്ടുള്ള അഭ്യാസം. അതിന് സഹായിക്കുന്ന എന്തോന്ന്? വിവേക വിജ്ഞാനം ഇവിടെ പറയുന്നു. കർമ്മയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം, അതാണ് ഇവിടെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. നമ്മൾ അത് തുടർന്ന് ചർച്ച ചെയ്യുന്നതാണ്. ആ ശ്ലോകത്തിലേക്ക് പോകാം. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.